ഗീത 8-ാം അധ്യായം ശ്ലോകം. ഇവിടെ അധ്യായത്തിന്റെ ആരംഭത്തിൽ അർജുനന്റെ ചോദ്യം എന്താണ്? ബ്രഹ്മം, അധ്യാത്മം എന്താണ്, അതിദൈവം, ഇങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചു. അതിന് സമാധാനം പറയുമ്പോൾ അവിടെ തുടക്കത്തിൽ ഭഗവാൻ പറഞ്ഞു, ആരാണോ എന്നെ സ്മരിച്ചുകൊണ്ട് ഈ ശരീരം വിടുന്നത് അവർ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ശരീരത്തെ ത്യജിക്കുന്നത് അവസാന സമയത്ത്? നിങ്ങളെങ്ങനെ ത്യജിക്കണം? അതാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഇത് ശ്രുതിപ്രസിദ്ധമായ വേദത്തിൽ ചർച്ച ചെയ്യുന്നതായ ഉത്തരായണ ദക്ഷിണായന മാർഗങ്ങളെക്കുറിച്ചാണ്. അവിടെ ഇത് പറയുന്നത്, ഉപാസകന്മാർ ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുവെന്നും കർമ്മികൾ ദക്ഷിണായന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുതന്നെ ഇവിടെ പറയുന്നു. അത് മുഖ്യമായ ദേവയാന മാർഗത്തെ ദക്ഷിണ ദേവയാന മാർഗത്തിലൂടെ പറയുന്നത് ആ ഉത്തരായണ മാർഗത്തിന്റെ പ്രാധാന്യത്തിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യോഗികൾ ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു, അതാണ് ശ്രേഷ്ഠമായ മാർഗം എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ദക്ഷിണായന മാർഗത്തെയും പറയുന്നു. അഗ്നി ജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. പ്രകൃതാനാം യോഗിനാം പ്രണവാവേശിത ബ്രഹ്മബുദ്ധീനാം കാലാന്തരം മുക്തിഭാജാം ബ്രഹ്മപ്രതിപത്തേ ഉത്തരവ് മാർഗോ വക്തവ്യ ഇതി എത്രകാലം ഇത്യാദി വീക്ഷിതാർത്ഥ സമർപ്പണാർത്ഥം ഉച്ചത്. ഇവിടെ വേദത്തിൽ പറയുന്നതും ഇവിടെ പറയുന്നതുമായിട്ടുള്ള പ്രത്യേകത എന്താണ്? വേദത്തിൽ ഈ ഉത്തരായണ മാർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പ്രധാനമായും പറയുന്നത് ചില പ്രത്യേക ഉപാസനങ്ങൾ ചെയ്യുന്നവരുടെ മാർഗമായിട്ടാണ് അവിടെ നിർദ്ദേശിക്കുന്നത്. ദഹരവിദ്യ തുടങ്ങിയ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത് എന്താണോ? പ്രണവാവേശിത ബ്രഹ്മബുദ്ധീനാം യോഗിനാം പ്രണവോപാസകന്മാർ. എന്നാൽ പ്രണവാവേശിത ബ്രഹ്മബുദ്ധീനാം യോഗിനാം എന്ന് പറയുന്നത് പ്രണവോപാസകന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. കാലാന്തരം മുക്തിഭാജ, അവർ സദ്യവും മുക്തി ജീവൻമുക്തി അതവർക്കുണ്ടാകുന്നില്ല. ഈ ശരീരത്തോടുകൂടി ഇരിക്കെ ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പായി ശരീരത്തിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് മുക്തി നേടാൻ കഴിയുന്നില്ല. ബ്രഹ്മപ്രതിപത്തി മരണശേഷം അവർക്ക് ബ്രഹ്മപ്രതിപത്തി ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവും മാർഗവും വക്തവ്യവും അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരായണ മാർഗത്തെയാണ് ഇവിടെ പറയുന്നത്. ഇത് എത്രകാലം ഇത്യാദി വീക്ഷിതാർത്ഥ സമർപ്പണാർത്ഥം ഉച്ചത്. മുമ്പ് എത്രകാലം എന്നുള്ള ശ്ലോകത്തിൽ പറഞ്ഞ ആ കാര്യത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടി അടുത്ത് പറയുന്നു. ആവൃത്തി മാർഗ ഉപന്യാസ ഇതര മാർഗസ്തുത്യർത്ഥ ഇവിടെ 23-ാമത്തെ ശ്ലോകത്തിൽ എത്ര കാലത്തിനാവൃത്തിയും ആവൃത്തിയും ചെയ്യുക. ഇവിടെ രണ്ട് മാർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് തിരിച്ചു വരുന്ന മാർഗത്തെക്കുറിച്ചും ഒന്ന് തിരിച്ചു വരാത്ത മാർഗത്തെക്കുറിച്ചും. അപ്പോൾ ആ തിരിച്ചു വരുന്ന മാർഗത്തെക്കുറിച്ച് എന്തിനു വേണ്ടി പറയുന്നു? ആ തിരിച്ചു വരാതിരിക്കുന്ന മാർഗത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ 23-ാം ശ്ലോകത്തിൽ എത്ര കാലേ തം കാലം എന്ന് പറഞ്ഞാണ് ഇവിടെ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷെ 24-ാമത്തെ ശ്ലോകത്തിൽ കാലത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. അഗ്നി ജ്യോതിരഹ ശുക്ല എന്ന് പറയുന്നിടത്ത് അഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട്, ജ്യോതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ശുക്ലപക്ഷം ഉത്തരായണം അത് കാലമാണ്. പക്ഷെ ആദ്യം പറയുന്ന അഗ്നിയും ജ്യോതിയും ഒന്നും കാലമല്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അതിനിവിടെ സമാധാനം പറഞ്ഞു. ഇത് മുഖ്യമായിട്ട് ഇവിടെ കാലത്തെയാണ് ഉദ്ദേശിക്കുന്നത്. കാലം എന്ന് പറയുമ്പോൾ ഇവിടെ പറയും കാലാഭിമാനി ദേവതയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് എത്ര കാലേ പ്രയാത എത്ര യസ്മിൻ കാലേതു അനാവൃത്തിയും ആ പുനർജന്മ ആവൃത്തിയും തത് വിപരീതം ചെയ്യുക യോഗിന കർമ്മനശ്ചന്തി എത്ര കാലേ പ്രയാത അമൃത യോഗിനോ അനാവൃത്തിം യാന്തി എത്ര കാലേ ജ പ്രയാത ആവൃത്തിം യാന്തി തം കാലം ഭക്ഷ്യ എന്നാണ് ഇവിടെ പറയുന്നത്. കാലം എന്നുള്ളതുകൊണ്ട് ഇവിടെ കാലത്തെ തന്നെ എടുക്കേണ്ടത് കാലാഭിമാനി ദേവതകളാണ്. പക്ഷെ കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഏത് കാലത്തിലാണോ പോകുന്നത്, ഏത് കാലത്തിലാണോ പോയിട്ട് തിരിച്ച് വരാതിരിക്കുന്നത് എന്നെല്ലാം കാലത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അഗ്നി ജ്യോതി ഇവകളെ എന്തിനു പറയുന്നു? അതാണ് അടുത്ത് പറയുന്നത്. തം കാലം അഗ്നി കാലാഭിമാനിനി ദേവത തഥാ ജ്യോതിർ ദേവദേവ കാലാഭിമാനിനി. ഇവിടെ അഗ്നി എന്ന് പറയുന്നതുകൊണ്ടും ജ്യോതി എന്ന് പറയുന്നത് കൊണ്ടും കാലാഭിമാനി ദേവതകളെ സ്വീകരിക്കുന്നു. അഥവാ അഗ്നി ജ്യോതിഷി യഥാശ്രുദേവ ദേവതി. പക്ഷെ അഗ്നി ജ്യോതി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അഗ്നി ദേവതയും ജ്യോതിർദേവതയും എടുത്തുകൂടാ? അങ്ങനെ വേണമെങ്കിലും അർത്ഥം സ്വീകരിക്കാം, അങ്ങനെ സ്വീകരിച്ചാലും ദോഷമില്ല. ഭൂയസ്വത്വ നിർദ്ദേശോ എത്ര കാലേ തം കാലം ഇത്തി ആമ്രവണവ ആമ്രവണവ. പക്ഷെ അഗ്നി ദേവതയും ജ്യോതി ദേവതയും സ്വീകരിക്കുകയാണെങ്കിൽ ഏത് കാലത്തിലാണോ പോകുന്നത് എന്ന് പറഞ്ഞതുമായിട്ട് വിരോധം വരും. കാരണം ഇത് രണ്ടും കാലവാചി ശബ്ദങ്ങളല്ല. അഗ്നി കാലമല്ല, ജ്യോതിഷ കാലമല്ല. പക്ഷെ മുമ്പ് പറഞ്ഞതോ ഏത് കാലത്തിലാണോ പോകുന്നത് എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ പറയുന്നു ഇതെല്ലാം കാലാഭിമാനി ദേവതകളായിട്ടെടുക്കണം. അപ്പോ പ്രശ്നത്തിന് സമാധാനമാവും. അല്ലെങ്കിൽ അഗ്നിയെ അഗ്നി ദേവതയായിട്ടും ജ്യോതിഷന് ജ്യോതി ദേവതയായിട്ടും എടുക്കുക. പക്ഷെ ഇവിടെ കാലമെന്ന് മുൻ ശ്ലോകത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു? പറഞ്ഞു അത് സാധാരണ ആമ്രവനം എന്ന് പറയുന്നു. ഒരു വനത്തിൽ മാവ് ധാരാളമുണ്ട്, പക്ഷെ മറ്റു വൃക്ഷങ്ങളുമുണ്ട്. മറ്റു വൃക്ഷങ്ങളുണ്ടെങ്കിലും മാവ് ധാരാളമുള്ളതുകൊണ്ട് അതിനെ ആമ്രവനം മാവ് വനമെന്ന് പറയുന്നു, മാവിൻ കാടെന്ന് പറയുന്നു. അതിനർത്ഥം ആ കാട്ടിൽ മാവ് മാത്രമേ ഉള്ളൂ എന്നല്ല, മറ്റു വൃക്ഷങ്ങളുണ്ടെങ്കിലും മാവ് കൂടുതലുണ്ട് അതിനെ മാവിൻ കാടെന്ന് പറയുന്നു. അതുപോലെ ഇവിടെ കാലാഭിമാനി ദേവതകളെക്കുറിച്ചും മറ്റു ദേവതകളെക്കുറിച്ചും പറയുന്നുണ്ട്. എന്നാലും പ്രധാനമായും ഇവിടെ കാലാഭിമാനി ദേവതയായതുകൊണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു എന്താണ് ഏത് കാലം ാണ് പോകുന്നത് എന്ന് കാലത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു. എന്നാലും അവിടെ ഇവിടെ പറയുന്നത് മാർഗത്തെയല്ല മാർഗാഭിമാനിയായ ദേവതയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായ ഒരു വിഷയം. ഈ വിഷയത്തെക്കുറിച്ച് ബ്രഹ്മസൂത്രത്തിൽ വളരെ 4-ാം അധ്യായത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു. ഈ മാർഗത്തെക്കുറിച്ചും അത് മാർഗമാണോ അതേ മാർഗഭിമാനി ദേവതകളാണോ? അവിടെ നിരവധി ചോദ്യങ്ങളും സമാധാനങ്ങളും പറഞ്ഞതിന് ശേഷം അവസാനം ഭാഷ്യകാരൻ തീരുമാനിക്കുന്നത്, സൂത്രകാരനും, ഇത് ഈ പറയുന്നതെല്ലാം അഭിമാനി ദേവതകളെ കുറിച്ചാണ്. അവിടെയാണ് സംശയം വരുന്നത് എല്ലാവർക്കും, എന്താണ് ഈ ദേവത, ഇവിടെ വരുന്ന ദേവതാ സങ്കല്പം? ഇത്തരത്തിലുള്ള ദേവതാ സങ്കല്പം തികച്ചും വൈദികമാണ്. വൈദിക സങ്കല്പം അനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന മൂന്ന് ഭാവങ്ങൾ നിലനിൽക്കുന്നു. ഈ മൂന്ന് ഭാവങ്ങളും കൂടി ചേർന്നാണ് പ്രപഞ്ചം. അതിൽ നമ്മൾ സ്ഥൂലമായി കാണുന്ന നമ്മുടെ ഇന്ദ്രിയ വേദ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കേവലം ആ പ്രപഞ്ചത്തിന്റെ ആദിഭൗതികമായ രൂപം മാത്രമാണ്. അതിൻ്റെ ആദിദൈവികമായ ഭാവം അത് ഇന്ദ്രിയ വേദ്യമല്ല, അത് പ്രപഞ്ചത്തിലെ അണു തുടങ്ങി മഹത് വരെയുള്ള സർവഘടകങ്ങളിലും ഒരു ആദിദൈവിക ഭാവമുണ്ടെന്നാണ്. ആദിദൈവിക ഭാവവും ആധ്യാത്മിക ഭാവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആധ്യാത്മിക ഭാവം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ചൈതന്യം, അത് ആധ്യാത്മിക ഭാവം. അത് കേവലമായ ചൈതന്യം, അത് ജഗത്തിന് ആധാരമായിരിക്കുന്നു, അതാണ് ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് കാരണമായിരിക്കുന്നത്. അതിനെ തന്നെ ഈശ്വരൻ ബ്രഹ്മം എന്നെല്ലാം പറയുന്നു. ഈ രണ്ടു കാര്യങ്ങളും സാധാരണഗതിയിൽ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ്, ആദിഭൗതികവും ആദി ആധ്യാത്മികവും, അതായത് സൃഷ്ടിയും സൃഷ്ടികർത്താവും. പക്ഷേ ഇതിൽ നിന്നും വേറിട്ട് ഒരു ആദിദൈവിക ഭാവത്തെക്കൂടി വൈദികന്മാർ സ്വീകരിച്ചിരിക്കുന്നു. ആ ആദിദൈവിക ഭാവത്തെ വേദത്തിൽ സർവത്ര വെളിപ്പെടുത്തുന്നുണ്ട്. അതെന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൂക്ഷ്മമായ കാരണം രാജസ സാത്വിക താമസ ഭാവത്തിലുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ കാരണം, ആ സൂക്ഷ്മമായ പ്രപഞ്ചത്തെ അനുവണമെങ്കിൽ സമഷ്ടിയായ സൂക്ഷ്മ പ്രപഞ്ചം എന്ന് പറയും. അത് ഓരോ സ്ഥൂല ഭാവങ്ങൾക്കും പിന്നിലായി ആ സ്ഥൂലഭാവങ്ങൾക്കെല്ലാം ആധാരമായി നിൽക്കുന്നു. എവിടെ സ്ഥൂലതയുണ്ടോ അതിന് പിന്നിലൊരു സൂക്ഷ്മതയുണ്ട്. ആ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതികമായി പറയുന്ന അണു അതുപോലെയുള്ള ഭാവങ്ങളൊന്നുമല്ല, അതീന്ദ്രിയമാണത്. അതീന്ദ്രിയമായ തന്മാത്രകൾ എന്ന് പറയുന്നു സാങ്കേന്മാരും മറ്റും, തന്മാത്രകൾ എന്ന് പറയും. പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മഭാവം അത് ഈ മൂന്ന് ഗുണങ്ങളോടുകൂടി നിൽക്കുന്നു. അത് ഏതൊരു സ്ഥൂലഭാവവും ഈ സൂക്ഷ്മഭാവത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. ആ സ്ഥൂലഭാവം ഈശ്വര സൃഷ്ടമായിട്ടും ജീവന്റെ സങ്കല്പമനുസരിച്ച് ഓരോ ഭൗതിക വസ്തുക്കൾക്കും പിന്നിലായി ഓരോ വ്യക്തിഭാവത്തെ സ്വീകരിച്ച് നിൽക്കുന്ന ഒന്നാണ്. അതിനാണ് ദേവത എന്ന് പറയുന്നത്. അത് അനന്തമാണ് ആ ദേവതാഭാവം. മനുഷ്യന്റെ ബുദ്ധിക്ക് അതിനെ പരിമിതപ്പെടുത്താനൊക്കത്തില്ല. അത് അതീന്ദ്രിയമായതുകൊണ്ട് തന്നെ അത് കേവലം കൽപ്പനയ്ക്ക് മാത്രം വിഷയമാവുന്നതാണ്. അങ്ങനെയുള്ള ദേവതാഭാവങ്ങൾ സർവവസ്തുക്കളിലുണ്ടെന്നാണ്. അത് നമ്മൾ അചേതനമെന്ന് കരുതുന്ന വസ്തുക്കളിലും ദേവതാഭാവമുണ്ട്. ജീവനില്ലാത്തതിനും ദേവതാഭാവത്തിന് ആദിദൈവിക ഭാവമുണ്ട്. കാരണം പദാർത്ഥങ്ങൾ നമ്മൾ ഭൗതികമായി രണ്ടായി തിരിക്കുന്നു. എന്താണ്? ചരം, അചരം, ജഡം, ചിത്ത്. അങ്ങനെ ജഡവും ചിത്ത്, ചരവും അചരവും ഇങ്ങനെ തിരിക്കുന്നു. ഉറച്ചു നിൽക്കുന്നതും സഞ്ചരിക്കുന്നു. ഈ ഉറച്ചിരിക്കുന്നതിനെല്ലാം ജീവനില്ലാത്തതെന്നാണ് ഒരു സങ്കല്പം. പക്ഷെ അതിനും വൃക്ഷലതാദികൾക്കെല്ലാം ജീവനുണ്ട് എന്ന് ഭൗതികന്മാരും പറയുന്നുണ്ട്. പക്ഷേ ഈ അജഡഭാവങ്ങൾ ജഡ അജഡഭാവങ്ങൾ, ജീവഭാവം, അത് ചരാചരാത്മകമായിരിക്കുന്നു. പക്ഷെ അതിൽ വരുന്ന ജഡഭാവങ്ങൾ, അതിനും ജീവഭാവമുണ്ട് എന്നുള്ളതാണ് വൈദികമായ സങ്കല്പം. ഉദാഹരണം പറഞ്ഞാൽ വേദത്തിൽ പറയുന്നുണ്ട്, പാഷാണ്, അതിനെ സ്തുതിക്കുന്ന ഭാവങ്ങളുണ്ട്. പാഷാണ് എന്ന് വെച്ചാൽ പാറക്കല്ല്, അപ്പൊ പാറയെ സ്തുതിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ജഡമാണ്. അപ്പൊ ജഡമായ ഒരു വസ്തുവിനെ എന്തിനു സ്തുതിക്കണം? സ്തുതിച്ചാൽ അവിടെ ആരാ? ഒരാളെ സ്തുതിക്കുന്ന എന്തിനാണ്? അയാളെ തൃപ്തിപ്പെടുത്താനാണ്. രാജാവിനെ സ്തുതിക്കുന്നു, ഗുരുവിനെ സ്തുതിക്കുന്നു, എല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അപ്പൊ വേദമന്ത്രങ്ങൾ പാഷാണത്തെ സ്തുതിക്കുന്നു. അപ്പൊ അവിടെ ആരെ? ജഡമായിരിക്കുന്ന ഈ പാഷാണം, ഈ സ്തുതി കേട്ട് എങ്ങനെ തൃപ്തിപ്പെടാം? ആ തൃപ്തിപ്പെട്ടിട്ട് ആരെ അനുഗ്രഹിക്കാനാണ്? അതുപോലെ അഗ്നിയെയും വായുവിനെയും എല്ലാം എന്തിന്? യാഗത്തിൽ ഉപയോഗിക്കുന്ന സുറുക്ക്, സുവം, ഉരള്, ഉലക്ക എന്നിവയുടെ സർവത്തിൽ രൂപം, യാഗത്തിൽ മൃഗത്തെ ബന്ധിക്കുന്നതിനുള്ള ഇതിനെല്ലാം സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ മരത്തിൽ നിന്ന് വെട്ടിയെടുത്ത്, അപ്പോൾ അത് എൻ്റെ ജീവഭാവം നഷ്ടപ്പെട്ട് അതിനെ ചെത്തി മിനുക്കിയെടുക്കുന്ന ആ മരക്കുറ്റിയെ സ്തുതിക്കുന്ന മന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെറും പ്രാകൃതമായ മനുഷ്യൻ്റെ കൽപ്പനകളാണ് എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. പക്ഷേ വൈദികന്മാരുടെ സങ്കല്പം എന്താണോ, ഇത് ബാഹ്യമായി കാണുന്നത് ഇന്ദ്രിയവേദ്യമായിരിക്കുന്നത് ജഡമായ ഭാവങ്ങളാണെങ്കിലും ഉരലിനും ഉലക്കയിലും എല്ലാം ഈ ഓരോ വസ്തുവിലും അത് ജീവ സങ്കല്പം അനുസരിച്ചോ അല്ലെങ്കിൽ ഈശ്വരസൃഷ്ടമായോ ഒരു ദേവതാഭാവമുണ്ടെന്നാണ് സർവവസ്തുക്കളും. അത് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഏത് വസ്തുവിനും അത് വരാം, ആ ദേവതാഭാവം. എന്ന് വെച്ചാൽ ഈ പരമകാരണമായിരിക്കുന്ന ചൈതന്യം തന്നെ സൂക്ഷ്മമായ സാത്വിക രാജസ താമസ ഉപാധികളെ അവ കൂടിച്ചേർന്നോ അല്ലെങ്കിൽ അതിലേതിനെങ്കിലും സ്വീകരിച്ചുകൊണ്ട് ഈ ജഡമായ വസ്തുക്കൾക്ക് പിന്നിൽ സൂക്ഷ്മമായ ദേവതാഭാവത്തെ നിലനിൽക്കുന്ന ഒന്നാണ്. ഈ ദേവതകളെ പറയുന്ന എന്താണ് പൊതുവെ? അഭിമാനി ദേവതകളെന്ന് പറയും. എന്നുവെച്ചാൽ അതൊരു സ്ഥൂല വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു ആ ദേവതകൾ, അതുകൊണ്ടാണ് അതിനെ അഭിമാനി ദേവതകളെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ജീവൻ ചൈതന്യവത്താണ്. പക്ഷെ ഈ ജഡമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് അഭിമാനി ദേവതകൾ എന്ന് പറയുന്നു. മനസ്സിന് അഭിമാനി ദേവത, കൈക്ക് അഭിമാനി ദേവത. ഈ ശരീരത്തിൽ ഒരു ജീവൻ സ്ഥിതി ചെയ്യുക തന്നെ ഈ ശരീരത്തിൽ അനന്ത ജീവന്മാർ സ്ഥിതി ചെയ്യുന്നു മറ്റൊരു സങ്കല്പം. ഒരു സങ്കല്പമല്ല, വൈദികമായൊരു സിദ്ധാന്തം. നമ്മൾ സാധാരണ എന്താണ് ധരിക്കുന്നത്? താൻ ഒരു ജീവനാണ്, ജനിക്കുന്നു മരിക്കുന്നു. പക്ഷെ അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ തന്നോടൊപ്പം അനന്ത ജീവന്മാർ നിൽക്കുന്നു എന്നാണ് വൈദികമായ സങ്കല്പം. ഈ അനന്ത ജീവന്മാരെവിടെ നിൽക്കുന്നു? ഈ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ, ഓരോ ദേവതാ സങ്കല്പം, അതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ്? ഈ ചൈതന്യം വ്യക്തിഭാവത്തെ, ആ ദേവതയെന്ന് പറയുമ്പോൾ ചൈതന്യം വ്യക്തിഭാവത്തെ പ്രാപിക്കുന്നതാണ്. അതായത് അനുഗ്രഹാനുഗ്രഹ ശക്തികളാണ്. അപ്പൊ ചക്ഷുരിന്ദ്രിയത്തിന്റെ അനുഗ്രാഹകമായി ഒരു ദേവത, അത് പറയും സൂര്യദേവത. സമഷ്ടിയായിരിക്കുന്ന സൂര്യദേവതയുടെ വൃഷ്ടിഭാവം പറയും. ഇതുപോലെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ അവയവങ്ങൾ, അങ്ങനെ ഏതിനെ സങ്കല്പിക്കാം? ഓരോന്നിൻ്റെയും പിന്നിൽ അങ്ങനെ ഒരു ആദി ദൈവിക ഭാവം. അതെങ്ങനെ? ആധ്യാത്മികവും ആദിഭൗതികമായ ഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള രാജസ സാത്വിക ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ദേവതകൾ, ഇത് സർവ വസ്തുക്കളിലും അങ്ങനെ ഒരു ഭാവം സ്ഥിതി ചെയ്യുന്നു. ജഡമായ വസ്തുക്കളിൽ പോകും. നമ്മളൊരു ജീവൻ തന്നെ ഒരു പദാർത്ഥത്തെ സൃഷ്ടിക്കുന്നു എന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു വസ്തുവിന്, ആ വസ്തുവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ സൃഷ്ടിയോടൊപ്പം അവനെന്ത് ചെയ്യുന്നു? അവൻ അറിയാതെ തന്നെ അതിന്റെ പിന്നിൽ അവനൊരു ആദി ദൈവിക ഭാവത്തെ കൂടെ സൃഷ്ടിക്കുകയാണ്. ആദ്യ ദൈവിക ഭാവത്തെ കൂടെ ആശ്രയിച്ച് നിൽക്കുന്നു. അവിടെ ഒരു വ്യക്തിഭാവത്തെ പ്രാപിച്ചിരിക്കുന്ന ഒരു ചൈതന്യം. അത് ഈശ്വരസൃഷ്ടമായ പ്രപഞ്ചത്തിലുമുണ്ട്. അതാണ് അഗ്നിയിലും ആദിത്യനിലും വായുവിലും ജലത്തിലും എല്ലാം സമഷ്ടിഭാവത്തിലിരിക്കുന്നു. അത്തരം ദേവതകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, കാലാഭിമാനിയായ ദേവത എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എല്ലാ പഠനങ്ങളും സാധാരണഗതിയിൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ രണ്ട് ഭാവത്തിൽ നിന്നുകൊണ്ടാണ്. ഈ ആധ്യാത്മികവും ആദിഭൗതികവുമായിട്ടുള്ള ഭാവങ്ങൾ. പക്ഷേ ഈ അതിൽ ഭാരതീയമായ വൈദികമായ തത്വചിന്തയുടെ ഒരു പ്രത്യേകതയാണ് ഇതിന് രണ്ടിനും അപ്പുറമായിട്ടൊരു ആദി ദൈവിക ഭാവത്തെ കൂടി. മറ്റൊരു മതങ്ങൾക്കോ മറ്റ് ചിന്താഗതികൾക്കോ ഇങ്ങനെയൊരു സങ്കല്പമില്ല. ചിലർ എല്ലാം മാലാഖമാരെക്കുറിച്ചും ചെകുത്താനെക്കുറിച്ചും എല്ലാം പറയുമെങ്കിലും അത് അതിൻ്റെ ആദി ദൈവിക ഭാവത്തിലല്ല, പ്രപഞ്ചത്തിൻ്റെ ആദി ദൈവിക ഭാവത്തിലല്ല. അവരെല്ലാം കണക്കാക്കുന്നത് അത് ഈ ജീവന്മാരെ പോലെ തന്നെ മറ്റൊരു സൃഷ്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതൊരു ഭൗതികമായ വസ്തുവിൻ്റെ ദൈവികമായ ഭാവം എന്നല്ല. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, ഭൗതികമായ ഓരോ കണത്തിനും പിന്നിൽ അതിൻ്റെ ആധ്യാത്മിക ഭാവം കൂടാതെ തന്നെ മൂന്നാമതായി ഒരു ദൈവിക ഭാവമുണ്ട്. അതാണ് ദേവതാഭാവം. അത് കാലത്തിന് സർവത്തിനും സ്ഥിതി ചെയ്യുന്നു. അത് യോഗി പ്രത്യക്ഷമാണ് എന്നാണ്. ഇങ്ങനെയെല്ലാം ഉണ്ട് എന്നാരറിയുന്നു, ഇതിനെന്താണ് പ്രമാണം? അപ്പോൾ പ്രമാണത്തെ രണ്ടായി തിരിക്കുന്നു. എന്നെന്താണ് ലൗകികമായ പ്രമാണം? സർവജീവന്മാരും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രമാണങ്ങൾ, അല്ലെങ്കിൽ കാണാനും കേൾക്കാനും എല്ലാം സഹായിക്കുന്ന പ്രമാണങ്ങൾ, അത് ഭൗതികമായ പ്രമാണങ്ങൾ, ലൗകികമായ പ്രമാണങ്ങൾ, അലൗകിക പ്രമാണങ്ങളുണ്ട്. സാധാരണ ജീവന്മാർക്ക് അപ്രാപ്യമായിരിക്കുന്നു, യോഗികൾക്ക് മാത്രം സാധ്യമായ, ഋഷികൾക്ക് സാധ്യമായ പ്രമാണം. അങ്ങനെ വരുന്ന പ്രമാണമാണ് വേദമന്ത്രങ്ങളും മറ്റും. ആ വേദമന്ത്രങ്ങളും മറ്റും വെളിപ്പെടുത്തുന്നതാണ് ഈ ദേവതാസ്വരൂപത്തെക്കുറിച്ച്. അതുകൊണ്ട് അതിന് നമ്മുടെ ബുദ്ധിയുടെ തലത്തിലുള്ള യുക്തി ചിന്തയ്ക്കോ നിരീക്ഷണ പരീക്ഷണങ്ങൾക്കോ ഒന്നും വിധേയമാകുന്ന കാര്യങ്ങളാണ്. അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. വേദത്തിലൂടെ അത് ഈശ്വരം വെളിപ്പെടുത്തി എന്നാണ്, ഋഷിമാരിലൂടെയും അത് വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒന്നിനെ അംഗീകരിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ ഒന്നിനെ അംഗീകരിക്കാൻ വൈമനസ്യമുള്ളവർക്ക് ഈ ഭാഗങ്ങൾ അർത്ഥശൂന്യങ്ങളായി തോന്നും. അഗ്നി കാലാഭിമാനിനി ദേവത എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ കാലാഭിമാനിയായ ദേവത അല്ലെങ്കിൽ അഗ്നി അഭിമാനിയായ ദേവത എന്ന് സംശയം വരും. പക്ഷെ ഇങ്ങനെ ഒന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന കാര്യം വ്യക്തമാകും. തഥാ അഹർ ദേവത, അഹർ അഭിമാനിനി, അതുപോലെ അഹർ വെറും ഭൗതികമായ, വെറും സങ്കല്പം മാത്രത്തിലുള്ള അഹർ. അഹസ് എന്ന് പറഞ്ഞാൽ പകൽ. പകൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവാണോ? ഒന്നുമില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്? സൂര്യൻ ഉദിക്കുന്നുണ്ട്, പകൽ എന്നുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു. അതിൽ കഴിഞ്ഞതൊരു പദാർത്ഥം കൂടിയല്ല. പക്ഷെ മനുഷ്യന്റെ മനസ്സിൽ ഭൗതികമായി എന്തിനെ സങ്കല്പിക്കാം? അവനറിയാതെ തന്നെ അതിന്റെ പിന്നിലൊരു ദേവതാ സങ്കല്പവും വരും, അതോട് കൂടി വരും. അങ്ങനെ യുക്തി എന്താണ്? ഒരിക്കലും ഈ ജഡത്തിന് ചൈതന്യത്തെ വിട്ടു നിൽക്കാൻ പറ്റത്തില്ല. സർവജട സങ്കല്പങ്ങളും ചൈതന്യ ആധാരത്തിലാണ്. അത് കൂടുതലായിട്ട് ഇവിടെ എന്ത് വരുന്നു? അതിനൊരു വ്യക്തിഭാവത്തെ കൂടി കൽപ്പിക്കുന്നു. അതാണ് അഹരഭിമാനിനി. അഭിമാനി എന്ന് പറയുന്നത് എന്താണ്? ഇതിന് അഭിമാന ദേവതകളെന്ന് പറയുന്നു, അഭിമാനി ദേവതകളെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ഭൗതികമായ ഘടകങ്ങളെ വിട്ട് ഇവ നിലനിൽക്കുന്നില്ല. ഈ സങ്കല്പങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്നുള്ളൂ. ശുക്ലഹ, ശുക്ലപക്ഷ ദേവത, വെളുത്ത പക്ഷം. അതൊരു കാലമാണ്. കാലത്തിനെന്താ? അതിന് പ്രത്യേകിച്ചൊരു ദേവതയുണ്ട്. അതിന്റെ പിന്നിൽ ഒരു ദേവഭാവമുണ്ട്. ഷൺമാസ ഉത്തരായണം, ഉത്തരായണം തദ്ഭിമാനി ദേവത, അതിന്റെ പിന്നിലൊരു ദേവതാ സങ്കല്പമുണ്ട്. അതിൽ മറ്റൊന്നും കൂടി പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തെ പുരാണങ്ങളിലും മറ്റും പറയും, പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു. പക്ഷെ ഈശ്വരൻ നേരിട്ട് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നില്ല. ഈശ്വരൻ ദേവതകളെ സൃഷ്ടിച്ചിട്ട് ആ ദേവതകളിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, നേരിട്ട് സൃഷ്ടിക്കുന്നില്ല. പ്രളയത്തിനും അതുപോലെ തന്നെ എന്താണോ, ഈശ്വരൻ നേരിട്ട് ഇതിനെല്ലാം വിലയിപ്പിക്കുകയല്ല, ഈ ദേവതകളിലൂടെ ഭൗതികമായ സർവത്തിനെയും അതാത് ദേവതകളിലേക്ക് വിലയിപ്പിക്കുന്നു, അങ്ങനെ സംഹാരം നടത്തുന്നു. അപ്പൊ സൃഷ്ടിക്കും സംഹാരത്തിനും ഈശ്വരൻ ഈ ദേവതകളെ ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ നാശം വരുന്നു. ആ നാശം എല്ലാം എന്താണ്? തത്ത് ദേവതകളിലേക്കുള്ള ലയനം എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. ഒരു ജീവന്റെ മരണം എന്ന് പറയുന്നത് സ്ഥൂല ശരീരത്തിന്റെ നാശം. നാശം സംഭവിക്കുമ്പോൾ അവന്റെ കരണങ്ങൾ എന്നെ എവിടെ പോയിരിക്കുന്നു? പറയുന്നു അതാത് ദേവതകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. മുക്തപുരുഷനെ സംബന്ധിച്ച് അതെല്ലാം ആ ദേവതകളിലേക്ക് വിനയം പ്രാപിച്ചു പോകുന്നു. ആ ദേവതകൾ സമഷ്ടിഭാവത്തിനും മറ്റു ജീവന്മാർക്ക് വേണ്ടി വീണ്ടും തുടരുന്നു. പക്ഷേ ആ മുക്തന്റെ ജീവഭാവത്തിൽ ആ മുക്തൻ അവലംബിച്ചിരുന്ന ആ കരണങ്ങളെല്ലാം അതാത് ദേവതകളിൽ വിനയം പ്രാപിച്ച ആ ദേവതകൾ വൃഷ്ടിഭാവത്തോട് ഏകീഭവിച്ചു നിൽക്കുന്നു. അതാണ് മുക്താവസ്ഥ. അതാണ് മുക്തനെയും വീണ്ടും ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. നമുക്കറിയാമല്ലോ ഈ മഹാത്മാക്കളുടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. സമാധിയുണ്ട്, കാരണം മുക്തരായി അവർക്ക് പൂർണ്ണമായും ഈ സംസാരവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവശേഷിപ്പിച്ചു. എന്നാലും അവരെ വീണ്ടും ആരാധിക്കുന്നു, നമ്മളവരുടെ സമാധിയിൽ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവരെ ചിത്രം വെച്ച് ആരാധിക്കുന്നു. പിന്നെ ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത് എന്ന് ചോദിക്കും. പിന്നെ അവർക്ക് അവരെങ്ങനെ അനുഗ്രഹിക്കുകയും നിഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു, അവരോട് എന്തിനു പ്രാർത്ഥിക്കണം? കാരണം അവർ മുക്തരായവർക്ക് വേണ്ടി പ്രപഞ്ചവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരിൽ നിന്ന് പിന്നെ ഒന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിലും അവരെ വീണ്ടും ആശ്രയിക്കുന്നത്, അവരെ പൂജിക്കുന്നത്, ആരാധിക്കുന്നത്. കാരണം പൂജ ആരാധന ആശ്രയമല്ല എന്തെങ്കിലും അവരിൽ നിന്ന് ലാഭം നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അവരുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിൻ്റെതായ ഒന്നും അവശേഷിപ്പിക്കാതെ ഇതിൽ നിന്ന് പൂർണ്ണമായും മുക്തരായവരെ പിന്നീട് ആരാധിക്കുകയോ പൂജിക്കുകയോ ചെയ്തുകൊണ്ട് അവരുടെ അനുഗ്രഹം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ വരും? അതിനെന്താണ് പിന്നെ മീഡിയ? എന്താണ് അദ്വൈതം അനുസരിച്ചാണെങ്കിൽ എന്താണോ, പിന്നീട് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. എല്ലാം അവസാനിച്ചു കഴിഞ്ഞതോടുകൂടി ആ കേവലമായ ചൈതന്യ രൂപത്തിൽ സ്ഥിതി ചെയ്യും. വീണ്ടും അവിടെ ഒരു വ്യക്തിഭാവം കൽപ്പിച്ച് ആരാധിക്കുന്നതുകൊണ്ട് എങ്ങനെയാ മുക്തപുരുഷനും അനുഗ്രഹിക്കാൻ കഴിയും? വീണ്ടും മുക്തപുരുഷൻ അനുഗ്രഹിക്കുകയും നിഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ മുക്തനായിട്ടില്ല എന്നിവരെ സംശയിക്കാം. കാരണം വീണ്ടും ആ മുക്തൻ വന്നിട്ട് ജീവന്മാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നു, അവരെ അനുഗ്രഹിക്കുന്നു, നിഗ്രഹിക്കുന്നു. വീണ്ടും അവിടെ കർമ്മങ്ങൾ മുക്തനിലും വീണ്ടും നമുക്ക് ആരോപിക്കും. അപ്പൊ മുക്തനായിട്ടില്ല എന്ന് വരും. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതിന് പറയുന്ന സമാധാനം ഇതാണ്. എന്താണ് അവിടെ മുക്തൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ പ്രപഞ്ചവുമായിട്ടുള്ള സർവബന്ധങ്ങളും അവസാനിച്ചു. മുക്തനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്താണ് അവിടെ ഗുരുവും ശിഷ്യനും അത്തരം ഭാവങ്ങളൊന്നും ഇല്ല എങ്കിലും എന്തുവരുന്നു, ഈ മുക്തന്റെ ശരീരത്തിൽ സ്ഥിതി ചെയ്തിരുന്നു സർവകർണങ്ങളും. എന്തിന്? ആ ജീവഭാവം ഉൾപ്പെടെ അത് പൂർണ്ണമായി നശിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആ ഓരോ കർണങ്ങളെയും ആശ്രയിച്ചിരുന്ന ദേവഭാവം അത് നശിച്ചിട്ടില്ല. അഭിമാനി ദേവതകൾ അവയ്ക്കൊരിക്കലും നാശമില്ല. അതെന്ത് ചെയ്യുന്നു? ആ സമഷ്ടി ഭാവങ്ങളോട് താതാമ്യപ്പെട്ടിരിക്കുക. പ്രാർത്ഥനയും മറ്റും സ്വീകരിക്കുന്നതും അനുഗ്രഹങ്ങൾ നൽകുന്നതും ഈ ദേവത ഉപാധികളിലൂടെയാണ്. അതുകൊണ്ടാണ് മുക്തനോട് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുന്നത്. അപ്പോൾ മുക്തൻ വീണ്ടും ആത്മരൂപത്തിൽ പ്രപഞ്ചവുമായി യാതൊരു ബന്ധവും നിലനിർത്തുന്നില്ല. പക്ഷേ ആദ്യ ദൈവിക ഭാവം ജീവസൃഷ്ടമായി ഈശ്വരസൃഷ്ടമായി പ്രപഞ്ചം എത്ര കാലം നിലനിൽക്കും അത്രയും കാലം നിലനിൽക്കും. അജ്ഞന്മാരായ ബന്ധന്മാരായ ജീവന്മാർക്ക് വേണ്ടി അതെല്ലാം നിലനിൽക്കുന്നു. അതിലൂടെ ആദ്യ ദൈവിക ഭാവത്തിലൂടെ മുക്തപുരുഷനിൽ നിന്നും ലോകത്തിന് അനുഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് പലർക്കും ചിന്തിക്കുന്നവർക്ക് സംശയവും ആശയവും കുഴപ്പവും ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ്. പക്ഷെ അതിന് സമാധാനം ഇതാണ്: ആദി ദൈവിക ഭാവത്തിന് മുക്തപുരുഷന്മാരെ സംബന്ധിച്ചുള്ളതായാലും ശരി, അതിനിന്നും നിലനിൽപ്പുണ്ട്. അത് അനന്തമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നതും അനുഗ്രഹങ്ങളെല്ലാം ചൊരിയുന്നതും ആ ഭാവത്തിലൂടെയാണ്. അങ്ങനെയും ഈ ദേവതകളുടെ സാന്നിധ്യം നമ്മുടെ ശ്രുതിയിൽ അല്ലെങ്കിൽ വേദത്തിൽ വളരെ ഉറപ്പിച്ച് പറയുന്നുണ്ട്, നിശ്ചിതമായി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ദേവതകളെ കുറിച്ചാണ് കൂടിയും ചർച്ച ചെയ്യുന്നത്. തഥാഹർ ദേവതാഹരഭിമാനി. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മളിത് വായിക്കുകയും വ്യക്തിപരമായി ചിന്തിക്കുകയും ചെയ്താണ് ഇത് സമാധാനം കിട്ടത്തില്ല. കാരണം ഇവിടെ വിഷയം അതീന്ദ്രിയവും അതിദൈവികവുമായതുകൊണ്ട്. ശുക്ലപക്ഷ ദേവത ഷണ്മാസ ഉത്തരായണം തത്രാവി ദേവത ഏവ മാർഗഭൂതായി ദിശതു അന്യത്ര. ഈ കാര്യം ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്ത കാര്യം ഭാഷകാരൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇത് കേവലം ആദ്യ ഭൗതിക ഭാവത്തെക്കുറിച്ചല്ല പറയുന്നത്. അഗ്നി, ജ്യോതി, ശുക്ലപക്ഷം, ഉത്തരായണം എന്നെല്ലാം പറയുന്നത് കേവലം ഭൗതികമായ വസ്തുക്കളെക്കുറിച്ചാണ് എന്ന് ധരിക്കരുത്. മറിച്ച് ഇതിന്റെ ദേവത ഏവ ദേവതകൾ തന്നെയാണ് മാർഗഭൂത ഉപാസകന് വഴികാട്ടികളായിരിക്കുന്നത്, ഉപാസകനെ നയിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഭൗതികമായ അതിൻ്റെ ആദ്യ ഭൗതികമായ തരത്തിൻ്റെ പ്രാധാന്യം എന്താണ്? കാരണം ഇത്ര ലോകങ്ങളിലൂടെ കടന്നു പോകുന്നു. ആദ്യ ഭൗതിക തരത്തിലെ ഇത്ര ലോകങ്ങളിലൂടെ, ഉത്തരായണം അതൊരു ലോകമാണ്, അഹസ് അതൊരു ലോകമാണ്, അഗ്നി ജ്യോതിസ് ലോകങ്ങളാണ്. ഇത്തരം ഭൗതികമായ ലോകങ്ങളിലൂടെ തത്തദഭിമാനി ദേവതകളാൽ നയിക്കപ്പെട്ട് ഈ ഉപാസകൻ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു. അയം ന്യായ, ഇതിനുള്ള പ്രമാണം അവിടെയാണ് ബ്രഹ്മസൂത്രത്തിൽ വ്യാസഭഗവാൻ അവിടെ വിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. തത്ര തസ്മിൻ മാർഗേ പ്രയാതാമൃത യച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിത്തോ. അതുകൊണ്ട് ഇങ്ങനെ ബ്രഹ്മവിത്തുകൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ഉപാസനാപരന്മാരായിട്ടുള്ളവർ, പ്രണവത്തെ ഉപാസിക്കുന്നവർ ഇത്തരം മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം ദേവതകളുടെ സഹായത്തോടുകൂടി ഈ മാർഗത്തിലൂടെ രണ്ടുണ്ട്, ഒരു മാർഗമുണ്ട് ദേവതകളുമുണ്ട്. മാർഗം എന്ന് പറയുന്ന ഈ ലോകങ്ങളാണ്, ഭൗതികമായ ലോകത്തിന്റെ സമഷ്ടിഭാവങ്ങൾ. അവിടെ ഉള്ള ഈ ദേവതാഭാവങ്ങൾ ഇവരെ നയിച്ചുകൊണ്ട് പോകുന്നു. ബ്രഹ്മ ഉപാസന അവർ അത് പ്രത്യേകം പറയുന്നു, തത്വജ്ഞാനികളല്ല മറിച്ച് ബ്രഹ്മ ഉപാസകന്മാരാണ്. ക്രമേണ ഇതി വാക്യശേഷ, ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ സ്മൃതിയിൽ പറയുന്ന കാര്യവുമായിട്ട് ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കും, ഒരു വാക്യശേഷമായ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കേണ്ടി വരും. എന്താണ് ഇതെല്ലാം? ക്രമമുക്തിയെ കുറിച്ച് പറയുകയാണ്. ഭൗതികമായ മരണത്തിന് ശേഷം, ഉപാസകന്റെ ശരീര നാശത്തിന് ശേഷം, ഉപാസകൻ ഇത്തരമൊരു മാർഗത്തെ അവലംബിച്ച് ഈ ദേവതകളുടെ സഹായത്തോടും കൂടി പോകുന്ന ഈ മുക്തി ക്രമം, ഇതിന് ക്രമമുക്തി എന്ന് പറയുന്നു. മുക്തി ഉടൻ സംഭവിക്കുന്നില്ല, മരണത്തിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ മരണത്തോടു കൂടിയോ സംഭവിക്കുന്നില്ല. ഈ സദ്യോ മുക്തിഭാജാം സമ്യക് ദർശന നിഷ്ഠാനാം വ്യതിർ ആഗതിർവ ക്വചിതസ്ഥി നസി പ്രാണ ഉത്ക്രാമന് രീതി ശ്രുതേഹി. ശ്രുതിയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ എന്ത് മനസ്സിലാവും? സദ്യോന്മുക്തിഭാജ, സദ്യോന്മുക്തിയെ ലഭിച്ചിരിക്കുന്നവർ, സമ്യക് ദർശന നിഷ്ഠാന ഉപായം എന്താണ്? ഉപാസന എന്താ? സമ്യക് ദർശനമാണ്. അത് നമ്മൾ സ്ഥിത പ്രജ്ഞാലക്ഷണത്തിൽ ചർച്ച ചെയ്തു. അതാണ് സമ്യക് ദർശനം. ആ സമ്യക് ദർശനത്തെ അവലംബിച്ചിരിക്കുന്ന യോഗികൾ അല്ലെങ്കിൽ ജ്ഞാനികൾ, അവർക്ക് ഗതിർ ആഗതിർവ കുതിതസ്ഥി, അവരുടെ ഗതിയെക്കുറിച്ചോ ആഗതിയെക്കുറിച്ചോ ഒരു സ്ഥലത്തും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ വേദത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അതില്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് സ്മൃതികളിലും അതിനെക്കുറിച്ച് പറയുന്നില്ല. സമ്യക് ദർശന നിഷ്ഠന്മാരായ അവർ ജീവിച്ചിരിക്കെ തന്നെ മുക്തരാകുന്നു, പോക്കുവരവില്ല. ശ്രുതി എങ്ങനെ പറയുന്നു? തസി പ്രാണ ഉത്ക്രാമന്തി എന്ന് ബൃഹദാരണ്യ ശ്രുതി പറയുന്നു. അവന്റെ പ്രാണന് ഉത്ക്രമണം സംഭവിക്കുന്നില്ല, അവനെ ദേവതകൾ ഒരു സ്ഥലത്തേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നില്ല. ഇത് ശ്രുതി ബ്രഹ്മസല്ലീന പ്രാണായവത്തെ പറയുന്നു. ബ്രഹ്മസല്ലീന പ്രാണന്മാരായിരിക്കുന്നു. നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? കരണങ്ങൾ, ആ ജീവഭാവം മുഴുവൻ, ആ ജീവഭാവത്തോടു കൂടി ചേർന്നിരിക്കുന്ന കരണങ്ങളും, അതായത് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? സല്ലീനമായിരിക്കുന്നു മുക്തന്റെ. അതാ പറഞ്ഞു, ഇതൊക്കെ എവിടെ ലയിക്കും? ഇതെവിടെ ലയിക്കുന്നത്? കാരണം ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? നിർഗുണമെന്നാണ്. അതിന് മറ്റൊന്നിനെ അവിടെ ലയിപ്പിക്കാൻ പറ്റില്ല, അവിടെ ഒന്നിനെ എടുക്കാൻ പറ്റത്തില്ല. നിർവികാരിയായ വസ്തുവിന് മറ്റൊന്നിനെ ലയിക്കാൻ പറ്റത്തില്ല. വികാരമുള്ളതിനെയും മറ്റൊന്നിനെ ഉൾക്കൊള്ളാൻ പറ്റും. നിശ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തിനൊന്നിനെ ലയിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ എവിടെയാണ് ലയിക്കുന്നത്? അതാണ് പറഞ്ഞത്, ആ ആദ്യ ദൈവിക ഭാവത്തിൽ ഇതെല്ലാം ലയിക്കുന്നു മുക്തന്റെ. ലയിക്കുന്നതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ ഗതിയില്ല, സഞ്ചാരമില്ല. ബ്രഹ്മമയ ബ്രഹ്മഭൂതായവത്തെ, അവരെന്ത് ചെയ്യുന്നു? ബ്രഹ്മസ്വരൂപന്മാരായിരിക്കുന്നു. ബ്രഹ്മമയം എന്ന് വെച്ചാൽ ബ്രഹ്മഭൂതം എന്ന് വെച്ചാൽ ബ്രഹ്മസ്വരൂപന്മാരായിരിക്കുന്നു. ബ്രഹ്മസ്വരൂപന്മാരായിരിക്കുന്നെങ്കിലും അവരുടെ കരണങ്ങളും ജീവഭാവവുമെല്ലാം ആ ആദ്യ ദൈവിക ഭാവത്തെ പ്രാപിച്ച് സൂക്ഷ്മതലത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു. അത് ഈ സമഷ്ടി ദൈവിക ഭാവം അനന്തമായി സ്ഥിതി ചെയ്യുന്നുണ്ടതെല്ലാം അനന്തമായി തന്നെ സ്ഥിതി ചെയ്യും. അപ്പോ വാസ്തവത്തിൽ മുക്തന് വ്യക്തിഭാവമില്ല, എങ്കിലും ഭക്തന്മാരവർക്ക് വ്യക്തിഭാവത്തെ കൽപ്പിച്ചവർ ആരാധിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അതിന് ഫലം കൊടുക്കുന്ന എന്താണ്? ഈ ആദ്യ ദൈവിക ഭാവങ്ങൾ, അവരവശേഷിപ്പിച്ചിട്ട് പോയ ആദ്യ ദൈവിക ഭാവം. ക്രമേണ തു ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോചന. പക്ഷേ ഈ ബ്രഹ്മ ഉപാസകന്മാർ, ബ്രഹ്മവിദ് ബ്രഹ്മ ഉപാസകന്മാരെന്ത് ചെയ്യുന്നു? ക്രമേണ അതിനെ പ്രാപിക്കുന്നു. ക്രമേണ എന്ന് പറയുമ്പോൾ ആദിദേവിക ഭാവത്തെ ആശ്രയിച്ച് ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. അവിടുത്തെ ആദിദേവിക ഭാവമാണ് ഹിരണ്യഗർഭൻ. അവിടെ കഴിഞ്ഞ് അവിടെ ജീവഭാവത്തിൽ തന്നെ വീണ്ടും കഴിഞ്ഞ് കൽപ്പാന്തത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൽപ്പാന്തത്തിൽ അവർ മുക്തന്മാരായിത്തീരുന്നു. അതുകൊണ്ടാണ് ക്രമമുക്തി എന്ന് പറയുന്നത്. എന്തായാലും അവർ തിരിച്ചു വരുന്നില്ല, അതാണ് ഇവിടെ പറയുന്നത്. അഗ്നി ജ്യോതി അഹഹ ശുക്ല ഷൺമാസ ഉത്തരായണ, ഇത്രയും അഭിമാനി ദേവതകളെ കുറിച്ച് പറയുകയാണ്. തത്ര പ്രയാത, ഈ കാലത്തിൽ മരിക്കുന്നവർ ബ്രഹ്മവിദോ ജനാഹ, ബ്രഹ്മ ഉപാസകന്മാരായ ജീവന്മാർ, ബ്രഹ്മഗച്ഛന്തി, ഈ ദേവതകളുടെ സഹായത്തോടുകൂടി പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഇവിടെ തത്ര പ്രയാത എന്ന് പറഞ്ഞതുകൊണ്ട് കാലത്തിന്റെ പ്രത്യേകത എടുത്തുകൊണ്ട് ആ യോഗി ഉപാസകൻ പകൽ മരിക്കണം, ശുക്ലപക്ഷത്തിൽ തന്നെ മരിക്കണം, ഉത്തരായണ കാലത്ത് തന്നെ മരിക്കണം എന്ന് ഇവിടെ അർത്ഥമാക്കുന്നില്ല എന്ന് ബ്രഹ്മസൂത്രത്തിൽ വ്യക്തമാക്കും. മരിക്കുന്ന സമയം ഇന്നതായിരിക്കും എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗി പകലല്ല, രാത്രി മരിച്ചാലും കുഴപ്പമില്ല, ശുക്ലപക്ഷത്തിലല്ല, കറുത്ത പക്ഷത്തായാലും കുഴപ്പമില്ല, ഉത്തരായണ കാലത്തിൽ വേണമെന്നില്ല, ദക്ഷിണായന കാലത്തായാലും കുഴപ്പമില്ല, ഏത് സമയത്തും ഇവിടെ പറയുന്ന ഉപാസകന് മരിക്കാം, ശരീരം ഉപേക്ഷിക്കാം. ഇവിടെ ഈ ശ്ലോകം പറയുന്നുണ്ട് അങ്ങനെ ഒരു സമയത്ത് തന്നെ മരിക്കണമെന്നാൽ അയാൾക്ക് ക്രമമുക്തി ഉണ്ടാകുമെന്ന് അർത്ഥമില്ല എന്നിവിടെ പറയുന്നത്. വിശദമായ ചർച്ചയ്ക്കൊടുവിൽ അവിടെ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ ഇത് പ്രത്യേകിച്ച് എന്ന് എടുത്തു പറഞ്ഞു നയിക്കുന്ന ദേവതകൾ ഇന്നതാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഈ ദേവതകൾ നയിക്കുന്നു ആ യോഗി എന്ന്, അല്ലാതെ ഈ മരിക്കുന്ന ആൾ ഈ കാലത്ത് മരിക്കണമെന്നില്ല. എന്നാൽ പൊതുവെ പറഞ്ഞു വരാറുണ്ടല്ലോ എന്താണോ ഉത്തരായണ കാലത്ത് മരിക്കുന്നത് നല്ലതാണ്, നല്ല സമയത്ത് മരിക്കുന്ന ആളാണ്. അത് പറയുന്നതോ അങ്ങനെ ഒരു പ്രധ വിശ്വാസം പരമ്പര ഉണ്ട് ആൾക്കാരുടെ, നല്ല സമയത്ത് മരിക്കുന്നതാണ്. അത് പറയുന്ന ഉപാസകന്മാരെ സംബന്ധിച്ചല്ല, സാധാരണ മനുഷ്യൻ, സത്കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിയുന്ന സാധാരണ മനുഷ്യൻ അങ്ങനെ നല്ല സമയത്ത് മരിക്കുന്നവരുടെ സത്കർമ്മഫലം പുണ്യഫലമാണെന്ന് പറയുന്നു. അത് ഉപാസകനത് ബാധകമല്ല. ഉപാസകനങ്ങനെ കാലനിയമങ്ങളില്ല മരണത്തിന്, തത്വജ്ഞാനിക്ക് നിശേഷമില്ല. അത് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞാണ് തത്വജ്ഞാനിയുടെ മരണത്തിന് അങ്ങനെ ശുഭ മുഹൂർത്തങ്ങളോ പുണ്യതീർത്ഥങ്ങളോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഉപാസകനെ സംബന്ധിച്ചും, അവിടെ ഇതിനെയൊന്നും ഉപാസകൻ അപേക്ഷിക്കുന്നില്ല. പക്ഷേ ഉപാസകനെ നയിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ പറയുന്ന ഈ ദേവതകളായിരിക്കും. അത് പറയുകയാണ് ശ്രുതിയിലും സ്മൃതിയിലുമെല്ലാം ചെയ്യുന്നതല്ലാതെ ഉപാസകൻ ഇന്ന സമയത്ത് മരിക്കണം എന്ന് പറയുന്നതല്ല. അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ സമയത്ത് മരിച്ചു, അതുകൊണ്ട് അയാൾ മുക്തനായി, അയാൾക്ക് ക്രമമുക്തി ഉണ്ടായി എന്ന് കരുതേണ്ട കാര്യമില്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം അങ്ങനെ അയാൾ നല്ല സമയത്ത് മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ പുണ്യത്തിന്റെ ഫലമാണ് എന്ന് പറയാം. ഒരു യോഗി അങ്ങനെ അല്ലാത്ത സമയത്ത് മരിച്ചു കഴിയുന്നുണ്ട്, അയാളും പാപമുണ്ട് എന്ന് കരുതേണ്ട കാര്യവും ഇല്ല. അഗ്നി ജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മം ബ്രഹ്മമിതോ ജനാഃ. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ. ധൂമ രാത്രി ധൂമാഭിമാനിനി രാത്രി അഭിമാനിനി ച ദേവത. നേരത്തെ പറഞ്ഞതിന് നേരെ വിപരീതമായി പറയുന്നു, കാരണം അത് മുക്തന്മാരുടെ മാർഗത്തെക്കുറിച്ച് പറയുന്നു, ഇത് ബദ്ധന്മാരുടെ മാർഗത്തെക്കുറിച്ച് പറയും. അതുകൊണ്ട് വിപരീത ഭാവത്തെ പറഞ്ഞു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ദേവതകൾ സൂക്ഷ്മമായ സാത്വിക രാജസ താമസ ഭാവങ്ങളെ ആശ്രയിച്ചിട്ട് വ്യക്തിഭാവത്തെ സ്വീകരിച്ചു നിൽക്കുന്നവരാണ്. സമഷ്ടിയിൽ ഈശ്വരശ്രേഷ്ഠമായും വ്യഷ്ടിയിൽ ജീവശ്രേഷ്ഠമായും നിൽക്കുന്നു. അങ്ങനെയുള്ള ഈ ദേവതകൾ അവരുടെ സ്വഭാവമനുസരിച്ച് ഇവിടെ പറയുന്ന ധൂമം ജ്യോതിസിന് വിപരീതമായ സ്വഭാവം, രാത്രി അഗസ്സിന് വിപരീതമായ സ്വഭാവം, ജീവിത താമസഭാവങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. തഥാ കൃഷ്ണപക്ഷ ദേവത അതുപോലെ തന്നെയാണ്, കാലത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ദേവത. ഷൺമാസ ദക്ഷിണായനമിതി ച പൂർവദേവത ഏവ, അത് ദേവതയായി സ്വീകരിച്ചാൽ മതി, പദാർത്ഥമായി വസ്തുക്കളായി അതിനെ സ്വീകരിക്കരുത്. അങ്ങനെ പോകുന്നു. മുക്തി കിട്ടാത്ത യോഗികളും കർമ്മികളും മറ്റും സത്കർമ്മം ചെയ്യുന്ന കർമ്മികളും ആ വഴിക്ക് തന്നെ പോകുന്നു. കേവലമായ സത്കർമ്മം ചെയ്യുന്നവർ, ഗുണയോഗി എന്ന് പറഞ്ഞിരിക്കുന്നത് അവരെ കുറിച്ചാണ്. അല്ലെങ്കിൽ യോഗം ആണെന്ന് കരുതി യോഗം ശരിക്കെന്താണെന്ന് മനസ്സിലാക്കാതെ യോഗം അനുഷ്ഠിക്കുന്നവർ പറയും, യോഗി ഇഷ്ടാപൂർത്താദി കൃത് കർമ്മയോഗി, ഇഷ്ടാപൂർത്താദി കൃത് കർമ്മയോഗികൾ എന്ന് പറയുന്നു. കർമ്മയോഗികൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ ഗീതയിൽ നേരത്തെ പറഞ്ഞതായ കർമ്മയോഗികൾ, മറ്റൊരു കർമ്മയോഗികളുണ്ട്. ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, വാപി കൂപ തടാകാദി ദേവതായതനാനിച്ച അന്നപ്രധാനം ആരാമം എന്നെല്ലാം പറയുന്ന കർമ്മങ്ങൾ, അതായത് ജനങ്ങൾക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായ കർമ്മങ്ങൾ, സമൂഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവർ വാപി കൂപ തടാകാദികൾ എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, കുളം കുഴിച്ചു കൊടുക്കുക, കിണർ വയ്ക്കുക, അന്നദാനം ചെയ്യുക, ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക, സത്കർമ്മങ്ങൾ, അവരും കർമ്മയോഗികളാണ്. അതിനും ചെയ്യുന്നവർ സുനാമിക്ക് വീട് വെച്ചു കൊടുക്കുക, അവരെല്ലാം പോകുന്ന വഴിയാണ് ഈ പറയുന്നത്. സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ അവരിവിടെ പറയുന്നു, ഞാൻ പറയുന്നതല്ല, ഇഷ്ടപൂർത്താധികർ കർമ്മയോഗി എന്ന് പറയുന്നു. അവർ ഈ വഴിക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം? ഇവിടെ പറയുന്നതായ കർമ്മയോഗം കൂടാതെയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവരും കർമ്മയോഗികൾ തന്നെയാണ്, പക്ഷെ അവർ പൂർണ്ണമായ കർമ്മയോഗികളല്ല. അവരെ എന്തുകൊണ്ട് പിന്നെ കർമ്മയോഗി എന്ന് വിളിക്കുന്നു? അവർ സത്കർമ്മങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ കുറച്ച് സ്വന്തം താല്പര്യങ്ങളും കാണും, അതുകൊണ്ടാണ് അവർ പൂർണ്ണമായ കർമ്മയോഗികളാകാത്തത്. അങ്ങനെയുള്ള കർമ്മയോഗികള. അപ്പൊ യഥാർത്ഥ കർമ്മയോഗി എന്ന് പറയുമ്പോൾ എന്താണ്? അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു, പക്ഷെ അവർ കർമ്മയോഗത്തിന്റെ തത്വവും മനസ്സിലാക്കുന്നു. ഭഗവാൻ പറഞ്ഞ രീതിയിലുള്ള കർമ്മയോഗത്തിന്റെ രഹസ്യം മനസ്സിലാക്കി കർമ്മം ചെയ്യുന്നു. ഇതങ്ങനെയല്ല. ഇവരെന്ത് ചെയ്യുന്നു? ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു, പക്ഷെ അവർക്ക് കർമ്മയോഗത്തിന്റെ രഹസ്യങ്ങളൊന്നും അറിയത്തില്ല. രണ്ടു കൂട്ടരും ചെയ്യുന്ന സത്കർമ്മങ്ങൾ തന്നെയാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കൂട്ടർക്ക് കർമ്മയോഗത്തിന്റെ രഹസ്യം അറിയാം, മറ്റു കൂട്ടർക്ക് അത് അറിയത്തില്ല. അങ്ങനെ വരുന്നു. അപ്പോൾ അവിടെ മുഖ്യമായി വരുന്നത് എന്താണ്? ഒരു കൂട്ടവർ ശരിക്കും ആ കർമ്മയോഗ അനുഷ്ഠാനത്തിനും ബ്രഹ്മ ഉപാസകരാണ്. മറ്റവരങ്ങനെയല്ല. അവർ കർമ്മം യോഗം അനുഷ്ഠിക്കുമ്പോൾ അവർ ഈ ലോകത്തെ കൂടെ ഉപാസിക്കുന്നുണ്ട്. ലോകത്ത് ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് പലതും അവർ നേടുന്നുണ്ട്. ലോക കർമ്മത്തിലൂടെ അവർ പലതും ആർജിക്കുന്നുണ്ട് അവരവർക്ക് വേണ്ടിയിട്ട്. യശസ്സും സ്ഥാനമാനാദികളും മറ്റുമൊക്കെ അവരാർജിക്കുന്നുണ്ട്. അതുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ വരുമല്ലോ. അപ്പോൾ പൂർണ്ണമായ ഈശ്വരാർപ്പണവും നിഷ്കാമഭാവവും നിസ്സംഗതയും ആത്മബോധവും ഒന്നും കൂടാതെ സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നിഷ്ഠാപൂർത്താദി കൃത്കർമ്മയോഗി. അവിടെ കർമ്മയോഗികളിൽ ഈ രണ്ടു കൂട്ടരിലും ഒരു സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. രണ്ടു കൂട്ടരും സത്കർമ്മമാണ് ചെയ്യുന്നത്, രണ്ടു കൂട്ടരും ലോക നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇവിടെ പറയുന്ന കർമ്മയോഗികൾ, ഗീതയിൽ പറയുന്ന കർമ്മയോഗികൾ മാത്രമേ ആ ത്യാഗം അതിന്റെ പൂർണ്ണതയിലുണ്ട്. അവനാണ് ത്യാഗി, അവൻ തന്നെയാണ് യോഗി എന്ന് പറയുന്നു. അങ്ങനെയുള്ള കർമ്മയോഗികൾക്ക് വേണ്ടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഉത്തരായണ മാർഗം. എന്തുകൊണ്ടവർ ശരിക്കും കർമ്മയോഗികളാണെങ്കിലും ബ്രഹ്മ ഉപാസകന്മാരാണ്, അതിനെ വിട്ടവർക്ക് കർമ്മമില്ല. അങ്ങനെ അല്ലാത്ത കർമ്മയോഗികൾ മറ്റ് ഉപാസന മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ, ഈ ശരിയായ ഈശ്വരബോധം കൂടാതെ ഉള്ള പലതരത്തിലുള്ള ഉപാസന മാർഗങ്ങൾ പോകുന്നവരും മന്ത്രതന്ത്ര യന്ത്രങ്ങളെയെല്ലാം സ്വീകരിച്ച് അതിലെല്ലാം ഭ്രമിച്ചിരിക്കുന്നവർ, അതിലെല്ലാം ഭ്രാന്തന്മാരായി അതിൽ തന്നെ മുഴുകിയിരിക്കുന്നവർ, തത്വബോധം കൂടാതെ അങ്ങനെ മുഴുകിയിരിക്കുന്നവരുണ്ടല്ലോ മന്ത്രയന്ത്ര തന്ത്രങ്ങളിലെല്ലാം. അതെല്ലാം വളരെ ഭ്രാന്തമായ ആവേശത്തോടുകൂടി രാപ്പകൽ അതിൽ തന്നെ പണിയെടുക്കുന്നവരുണ്ട്. എല്ലാവർക്കുമുള്ള വഴിയാണ് ഇവിടെ പറയുന്നത്, ദക്ഷിണായന മാർഗം. അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആരാണ്? ഈ താമസ ദേവതകളാണ്. താമസ ദേവതകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കുള്ള പ്രകാശമില്ല, അതുകൊണ്ട് അവർ കൊണ്ടുപോയി ചാടിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്തായി. ചാന്ദ്രമസം ജ്യോതി. പക്ഷെ കുഴപ്പമില്ല, അവിടത്തെ കുറിച്ചും പറയുന്ന എന്താണ്? അത് നല്ല ലോകമാണ്. അവിടെ ചെന്നു കഴിഞ്ഞാലും ഇവിടെ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കിട്ടും. ഫലം കിട്ടാതിരിക്കില്ല, പക്ഷേ ആ ഫലം അപൂർണമായതുകൊണ്ട് അനുഭവിച്ച് തിരിച്ചു വരേണ്ടി വരുന്നു. പ്രാപ്യ നിവർത്തതയെ അതാണ് പറയുന്നത്. തത്ര ചന്ദ്രമസി ഭവൻ ചാന്ദ്രമസം ജ്യോതി. ഫലം ചാന്ദ്രമസം ജ്യോതി. രണ്ട് ലോകത്തെക്കുറിച്ച് പറയുന്നു എന്നാണ്. ഒന്ന് സൂര്യമണ്ഡലം, മറ്റൊന്ന് ചന്ദ്രമണ്ഡലം. സൂര്യമണ്ഡലത്തിലാണ് ഇവിടെ പറയുന്നതായ ബ്രഹ്മലോകം, ചന്ദ്രമണ്ഡലത്തിലാണ് ഇവിടെ പറയുന്നതായ പുണ്യലോകം. പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതായ ഒരു ലോകം, സ്വർഗമെന്നും മറ്റും പറയുന്നു. പുരാണങ്ങളിൽ അങ്ങനെ പറയുന്നു ചില ഭാഗങ്ങൾ. ചാന്ദ്രമസം, ചന്ദ്രമസി ഭവൻ ചാന്ദ്രമസം ജ്യോതി. ഫലം ആ ജ്യോതിഷനെ അവർ പ്രാപിക്കുന്നു. അതൊരു ഫലമാണ്, താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം. അവിടെ സുഖമാണ്. ഈ പുണ്യം ചെയ്തതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അവിടെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അത് ഗൗണമായിട്ട്, അല്പമായിട്ട്. മുഖ്യമായിട്ടും അവിടെ പോകുന്നവർ സുഖത്തെ തന്നെ അനുഭവിക്കുന്നു. ഇഷ്ടാധികാരി ഭാഷകാരം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, ഇഷ്ടാദികൾ ചെയ്യുന്നവർ. ഇഷ്ടാദികൾ എന്ന് പറയുന്നത് എന്താണ്? ഇഷ്ടാദികർമ്മങ്ങൾ, ലോകസേവനപരമായ പ്രവർത്തികൾ, അതിനെ ഇഷ്ടാദികർമ്മങ്ങൾ എന്ന് പറയും. അങ്ങനെ പോകുന്നവർ സ്വർഗലോകത്ത് പോകുന്നു. സ്വർഗലോകം മാത്രമല്ല, ഇവിടെ ജ്യോതിർലോകം എന്ന് പറഞ്ഞാൽ അവിടെ പിതൃലോകമുണ്ട്, സ്വർഗലോകമുണ്ട്, ദേവന്മാരുടെ ലോകമുണ്ട്, പിതൃക്കളുടെ ലോകമുണ്ട്, ഗന്ധർവന്മാരുടെ ലോകമുണ്ട്. നിരവധി ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അത്തരം ലോകങ്ങളിൽ പോകുന്നു എന്നാണ്. അതിൽ താമസമായ ദേവതകളെ ആരാധിക്കുന്നവർ, അങ്ങനെ ആരാധിക്കുന്നവർക്ക് ആ ദേവതകൾ അവരുടെ ആരാധന കൊണ്ട് ഈ ലോകത്തിൽ ഒരുപാട് ഫലങ്ങളെ കൊടുക്കുന്നു. താമസ ദേവതകളെ ആരാധിക്കുന്നവർ ചണ്ഡി, മുണ്ടി, ചാമുണ്ഡി എന്നെല്ലാം പറഞ്ഞുള്ള താമസമായ ഭാവങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ. എല്ലാത്തിനും സാത്വികമായ ഭാവങ്ങളുമുണ്ട്, പക്ഷെ താമസമായ ഭാവങ്ങൾ ആരാധിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു? ആരാധനയ്ക്കുള്ള ഫലം ഇവിടെ കൊടുക്കുന്നു. മണിമാദ്യ ഐശ്വര്യങ്ങളും സിദ്ധിവിശേഷങ്ങളും എല്ലാ ദേവതകൾ കൊടുക്കും. അതുകൊടുത്ത് അവനെ പോഷിപ്പിക്കും. ഈ ദേവതകൾ പോഷിപ്പിച്ചു കഴിഞ്ഞിട്ട് പറയുന്ന എന്താണ്? അവൻ മരിച്ചു കഴിഞ്ഞാൽ, സാധാരണ മനുഷ്യൻ മരിക്കുന്നവരും മരിച്ചു കഴിഞ്ഞാൽ ഈ ദേവതകൾ അവരുടെ ദൂതന്മാരെ അയച്ച് നേരെ കൂട്ടിക്കൊണ്ടുപോയി ഈ ദക്ഷിണായന മാർഗത്തിലൂടെ. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ആ ദേവതാ ലോകത്ത് ചെല്ലുമ്പോൾ ഇവരെന്താണ് ഇവന് ഇതെല്ലാം കൊടുത്ത് ഇവനെ വളർത്തിയെടുക്കുന്നത്? നമ്മളല്ല സാധാരണ മനുഷ്യർ, ആടിനെയും കോഴിയൊക്കെ വളർത്തുന്നവന് അവന് നല്ല തീറ്റയൊക്കെ കൊടുത്ത് വളർത്തുന്ന എന്താണ്? അവസാനവന് കശാപ്പ് ചെയ്ത് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ദേവതകളെ ഉപാസിക്കുന്നവൻ ഇതുവഴി അവിടെ ചെന്നു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? അവിടെ എല്ലാ സുഖഭോഗങ്ങളും കൊടുത്ത് അവൻ്റെ പുണ്യം തീരുന്നതുവരെ അവനെ അവിടെ വളർത്തിയതിന് ശേഷം അവസാനം പിടിച്ച് ഭക്ഷിച്ച് കാഷ്ടിച്ച് ഭൂമിയിലേക്ക് കളയുമെന്നാണ് പറയുന്നത്, പുരാണങ്ങളിൽ പറയുന്നതാണ്. മനുഷ്യനെങ്ങനെയാണോ ഈ ആടിനെയും കോഴിയൊക്കെ ഭക്ഷിച്ച് കാഷ്ടിച്ച് കളയുന്നത്, അതുപോലെ തന്നെ ഈ ദേവതകളും ഈ ജീവനെ ഭക്ഷിച്ച് കാഷ്ടിച്ച് കളയുന്നു, വീണ്ടും ഭൂമിയിലേക്ക് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നേരെ നരകത്തിലേക്ക് പോകും ചെയ്തിട്ടുള്ള ഇതനുസരിച്ച്. അതാണ് ഈ താമസ ദേവതകളെ ആരാധിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ഫലം. അവിടെ ചെന്നു കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് സുഖമായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞുണ്ടാകുന്ന അനുഭവം വളരെ മോശമാണ് എന്ന് പറയുന്നു. നിവർത്തതെ, അതാണ് ഇവിടെ പറയുന്നത് ഭാഷകാരൻ. പിതൃലോകാദികളിലൊക്കെ ചെന്നു കഴിഞ്ഞാലും ആ ദേവതകളും മറ്റു രണ്ട് തരത്തിലുണ്ട്, ആജന്മദേവതകളും കർമ്മദേവതകളും. പുരാണങ്ങളിൽ പറയുന്നു കർമ്മദേവതകൾ എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും സത്കർമ്മങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദേവലോകത്തിലും ചെന്ന് പോയി താൽക്കാലികമായിട്ട് ദേവതകളാകും, പക്ഷെ കുറച്ച് കാലത്തേക്കേ കാണത്തുള്ളൂ. പുണ്യം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. ദൈവത്വത്തെ പ്രാപിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് ആജന്മദേവത. അങ്ങനെയല്ല, ഉപാസനകളൊക്കെ സാത്വികമായ ഉപാസനകളൊക്കെ ചെയ്തിട്ടവർ ഈ കൽപ്പാദി മുതൽ അവിടെ ഈശ്വരൻ സർവത്തെ സൃഷ്ടിക്കുമ്പോൾ, സർവ്വലോകങ്ങളെയും സൃഷ്ടിക്കുമ്പോൾ സർവ്വലോകങ്ങളിലേക്കും വീണ്ടും ജീവന്മാരെയും സൃഷ്ടിക്കുന്നു. ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നു, ഗന്ധർവലോകത്ത് ഗന്ധർവന്മാരെ, പിതൃലോകത്ത് പിതൃക്കളെ, ദേവലോകത്ത് ദേവന്മാരെ എല്ലാം സൃഷ്ടിക്കുന്നു. അങ്ങനെ അവിടെ ജന്മദേവന്മാരവിടെ ഉണ്ടാവും. അങ്ങനെ ഈ സാത്വിക രാജസ താമസ ലോകങ്ങളിലെല്ലാം അതാത് ദേവതകളെ സൃഷ്ടിക്കുന്നു. മനുഷ്യരെന്ത് ചെയ്യുന്നു? അവന്റെ വാസനയും സംസ്കാരവും അനുസരിച്ച് ഈ ദേവതകളിൽ അവനവന് ഇഷ്ടമുള്ളതിനേക്ക് ഉപാസിക്കും, സ്ഥലീ താമസ ദേവതകളെ ഉപാസിക്കുന്നു. അവനവിടെ ചെല്ലുന്ന എന്താണ്? കർമ്മദേവനായിട്ട് അവിടെ ചെല്ലുന്നു. ആ താമസ ദേവതകളുടെ ലോകത്ത് ചെന്നു കഴിഞ്ഞാൽ അവന് ഈ അവിടുത്തെ ദേവന്മാർ പല അവിടെ സ്ഥിരവിധിക്കാനൊക്കത്തില്ല. കാരണം അവൻ കർമ്മദേവനാണ്, കർമ്മഫലമായിട്ടാണ് അവൻ ദേവത്വത്തെ പ്രാപിച്ചത്. പുണ്യം ക്ഷയിക്കുമ്പോൾ എന്ത് വരുന്നു? അവന് തിരിച്ചു പോരേണ്ടി വരുന്നു. അത് പുണ്യലോകങ്ങളിലാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ നിന്ന് അവനെ നല്ല രീതിയിൽ തിരിച്ചു മടക്കിവിടും. അതേസമയം ഇങ്ങനെയുള്ള താമസ ലോകങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാലോ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകും. ഇതെല്ലാം പുരാണങ്ങളിൽ വരുന്ന വർണ്ണനകളാണ്. വിശ്വസിക്കാന്നുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നു. വിശ്വസിച്ചുകൊള്ളണം നിർബന്ധമൊന്നുമില്ല, പോയി അനുഭവിക്കുമ്പോൾ വിശ്വസിച്ചാലും മതി. തത്ര ചന്ദ്രമസി ഭവൻ ചാന്ദ്രമസൻ ജ്യോതി ഫലം ഇഷ്ടാധികാരി യോഗി കർമ്മി പ്രാപ്യ ഭുക്ത്വ പറയുന്നു. ഈ ലോകങ്ങളിലെല്ലാം പോകുന്നവൻ ഭുക്ത്വ എന്ന് വെച്ചാൽ എന്താണ്? അവന്റെ കർമ്മഫലത്തെ അവിടെ അനുഭവിച്ചിട്ട് തക്ഷയ എന്ന് പറഞ്ഞതേ പുണ്യം ക്ഷയിക്കുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? അവന്റെ ആ സ്ഥാനങ്ങളെല്ലാം വിട്ട് മടങ്ങി വരുന്നു. ഇത് പുണ്യലോകങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല പാപലോകങ്ങളെ സംബന്ധിച്ചും സംഭവിക്കുന്നു. മുഖ്യമായും ഇവിടെ പറയുന്നത് പുണ്യലോകങ്ങളെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് ഇവിടെ യോഗി എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്. പുണ്യകർമ്മങ്ങൾ ചെയ്തവർക്കും യോഗി എന്നുള്ള ശബ്ദം പ്രയോഗിക്കാറുണ്ട്. ധൂമഹ രാത്രി കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തഥാ ഉത്തരായണ മാർഗം പോലെ തന്നെ ധൂമാഭിമാനി ദേവത, രാത്രിഭിമാനി ദേവത, കൃഷ്ണപക്ഷാഭിമാനി ദേവത, ദക്ഷിണായനഭിമാനി ദേവത, തത്രായി ദേവതകളിലൂടെ ഈ മാർഗത്തിലൂടെ ചാന്ദ്രമസം ജ്യോതിഹി ചന്ദ്രലോകം പിതൃലോകം എന്നാണ് ചാന്ദ്രമസം ജ്യോതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ലോകത്തിലുള്ള ഫലങ്ങളെ പ്രാപിച്ചിട്ട് യോഗി കർമ്മികൾ നിവർത്തതയിൽ മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു. ഇതും വിശദമായി ശ്രുതിയിലും ബ്രഹ്മസൂത്രത്തിലും ചർച്ച ചെയ്യുന്നുണ്ട്, ഈ മാർഗങ്ങളെ കുറിച്ചും മറ്റും. കാരണം ഈ മാർഗങ്ങളിൽ അല്പസ്വല്പ വ്യത്യാസത്തോടുകൂടി പല ഉപനിഷത്തുകളിലും പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. എല്ലായിടത്തും ഇതുപോലെ ധൂമമാർഗം രാത്രി മാർഗം അങ്ങനെ ചിലടത്ത് വിദ്യുത്തിനെ കുറിച്ച് പറയുന്നു, അങ്ങനെ പല ലോകങ്ങളെ കുറിച്ച് ഇടയ്ക്ക് പറയുന്നു. അങ്ങനെ പല ഭാഗത്ത് വരുമ്പോൾ ഇത് സംശയമുണ്ടാവും, ഇതൊക്കെ എന്താണ്, ഇത് ശരിയാണോ? അപ്പം അതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അഗ്നിലോകവും ആദിത്യ ലോകവും വിദ്യുത് ലോകവും ഇങ്ങനെയുള്ള പല ലോകങ്ങളെ സമന്വയിച്ചുകൊണ്ട് ഈ പോകുന്നതിനുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശത്തെ ബ്രഹ്മസൂത്രത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അവർ തിരിച്ചു വരുന്നു എന്നാണ്. ധൂമോ രാത്രി തഥാ കൃഷ്ണ ഷണ്മാസദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർം യോഗീ പ്രാപ്യ നിവർത്തതേ ശുക്ലകൃഷ്ണേ ഗതിഹ്യേതേ ജഗതശാശ്വതേ മതേ ഏകയാ യാത്യനാവൃത്തിം അന്യയാവർത്തതേ പുനഃ. ശുക്ലകൃഷ്ണേ ശുക്ലാച കൃഷ്ണാച ശുക്ലകൃഷ്ണേ ജ്ഞാനപ്രകാശകത്വ ശുക്ലാഹ തദഭാവാത് കൃഷ്ണാഹ. രണ്ടു മാർഗങ്ങൾ ഒന്ന് കറുത്ത വഴിയും മറ്റൊന്ന് വെളുത്ത വഴിയും എന്നാണ് പറയുന്നത്. എന്താണ് അതിനെ കറുപ്പും വെളുപ്പും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? പറയുന്നു ജ്ഞാനപ്രകാശകത്വ, ഒന്ന് ജ്ഞാനത്തിന്റെ മാർഗമാണ്, ഉപാസകന്റെ വിവേകശാലിയായ ഉപാസകന്റെ മാർഗമാണ്. അതുകൊണ്ട് അതിനെ ശുക്ലമാർഗം എന്ന് പറയുന്നു. അത് വെളുപ്പ് പ്രകാശമുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. മറ്റൊന്നത് കൃഷ്ണം ഇരുട്ടിനെ സൂചിപ്പിക്കുന്നു, ധൂമം അതിനെ സൂചിപ്പിക്കുന്നു. അന്ധകാരമയമായ മാർഗം ഏതേ ശുക്ലകൃഷ്ണേഹി ഗതി ജഗത അധികൃതാനാം ജ്ഞാനകർമ്മണോഹോ. ജ്ഞാനകർമ്മങ്ങൾക്ക് അധികാരിയായിട്ടുള്ള ജീവന്മാരെ, അവരതിനൂടെ ജഗത്തെന്ന് പറഞ്ഞിരിക്കുന്നു. ജഗത് ശബ്ദം ജീവൻ എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട് പല ഭാഗങ്ങളിലും. എന്നാ ജഗത സർവസ്യേമയേത്തെ ഗതി സംഭവത. എല്ലാവർക്കും ഇത് സംഭവിക്കത്തൊന്നുമില്ല. എന്ന് വരുന്നത് മരിക്കുന്നവരെല്ലാം ഏതെങ്കിലും ഈ ഒരു മാർഗത്തിലൂടെ തന്നെ പോകുന്ന അർത്ഥമുണ്ട്. തൃതീയം സ്ഥാനത്തെ കുറിച്ച് പറയുന്നു. മൂന്നാമതൊരു മാർഗമുണ്ട്, ഇങ്ങനെ പ്രാണന് ഉത്ക്രമണം സംഭവിക്കാതെ ഇവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുക. ഒരു ശരീരം നശിച്ച് ഉടൻ തന്നെ മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുക. അങ്ങനെ തത്വജ്ഞാനികളും ഉപാസകന്മാരും അല്ലാതെയുള്ള സത്കർമ്മികളും അല്ലാതെയുള്ളവർ, സത്കർമ്മികൾക്ക് ഈ മാർഗത്തിലൂടെ പോകാം, ഉപാസകന്മാർക്കും പോകാം. തത്വജ്ഞാനിക്ക് മാർഗമില്ല. ഇതൊന്നും പെടാത്ത ആൾക്കാരുണ്ട്. ഒന്നുകിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ധർമാധർമ്മ വിചാരമില്ലാതെ മൃഗങ്ങളെപ്പോലെ ജീവിച്ച് മരിക്കുന്നു. അവർക്കൊന്നും ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധ്യമല്ല. അവർ ഇവിടെ തന്നെ ദുരിതങ്ങൾ അനുഭവിച്ച് അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പക്ഷിമൃഗാദി ശരീരങ്ങളെ സ്വീകരിച്ച് ഉച്ചലതാദി ഭാവങ്ങളെ പ്രാപിച്ച്, അല്ലെങ്കിൽ മനുഷ്യഭാവത്തെ തന്നെ പ്രാപിച്ച് മറ്റു ലോകങ്ങളിലേക്കൊന്നും പോകാതെ തൃതീയ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൂലോകം. ഇവിടെ തന്നെ ജനിച്ച് മരിക്കുന്നവരുണ്ട്. അതിവിടെ ഭാഷ്യകാലം പറയുന്നു. എന്നാൽ ജഗത സർവസ് എല്ലാ ജീവന്മാർക്കും ഏതേ ഗതി സംഭവത്തെ, ഈ ഗതി സംഭവിക്കത്തില്ല. ഗതി ദിവജനമാണ് ഈ രണ്ട് മാർഗങ്ങൾ, അത് സംഭവിക്കത്തില്ല. അത് സത്കർമ്മം ചെയ്യുന്നവർക്ക് ഉപാസകന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇതിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് വൈകുണ്ഠം കൈലാസം എന്നെല്ലാം നമ്മൾ പറയുന്നു. അത് ഉപാസകന്മാർക്കും ഭക്തന്മാർക്കും എല്ലാം ഉള്ളതാണ്, സാധാരണ മനുഷ്യർക്കുള്ളതല്ല. ശാശ്വത നിത്യ സംസാര നിത്യത്വ പറയുന്നത് നിത്യമാണെന്ന് പറഞ്ഞാൽ അനന്തമാണ്. ഈ മാർഗങ്ങൾ അനന്തമായി നിൽക്കുന്നു. എത്ര പേരിവിടെ മുക്തന്മാരായി പോയി, എന്നാൽ ഈ മാർഗങ്ങൾ അജ്ഞന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്നു. എന്തുകൊണ്ട്? അജ്ഞന്മാരുടെ ലോകം അനന്തമാണ്, നിത്യമാണ്. അതുകൊണ്ട് ഈ മാർഗങ്ങളും നിത്യമായി ഈ സംസാരം പോലെ തന്നെ നിന്നേ മതിയാകും. ഏത് അഭിപ്രായ തത്രേകയ ശുക്ലയ അനാവൃത്തിയും അന്യ ഇതരയ ആവർത്തത പുനർഭൂയ. ഒരു മാർഗത്തിലൂടെ എന്താണ് അനാവൃത്തി, അന്യ ഇതരയ പുനഃഭൂയ ആവർത്തതയും തിരിച്ചു വരുന്നു. ഒരു മാർഗത്തിലൂടെ തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ മുമ്പ് പറഞ്ഞ കാര്യവുമായിട്ട് ചിലപ്പോൾ ചിന്തിക്കുന്നവർക്ക് സംശയം ഉണ്ടാവും. എന്താണ് ആ ബ്രഹ്മഭുവന ലോക പുനരാവർത്തിനോ? ബ്രഹ്മഭുവനം വരെയുള്ള ബ്രഹ്മലോകം വരെയുള്ളവർ പോയാൽ മടങ്ങി വരുമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്ന ഉത്തരായണത്തിലൂടെ പോകുന്നവർ മടങ്ങി വരുന്നില്ല. ഉത്തരായണത്തിലൂടെ എത്തിച്ചേരുന്ന ബ്രഹ്മലോകമാണെന്നും പറയുന്നു. അപ്പോൾ അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞുമായിട്ട് സംശയം തോന്നാം. അവിടെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നവർ വരും മടങ്ങി വരുമെന്ന് പറഞ്ഞു, ഇവിടെ മടങ്ങി വരില്ല എന്ന് പറയുന്നു. അതെന്താണ്? ബ്രഹ്മലോകത്തിലെത്തിയാൽ പോരാ, അവിടെ പോയാലോ? മാം ഉപയോഗിച്ചത് കൗന്ദേയ, ഈശ്വരപ്രാപ്തി ഉണ്ടായാൽ മടങ്ങി വരുന്നില്ല, അല്ലെങ്കിൽ മടങ്ങി വരും. ഇവിടെ മടങ്ങി വരുന്നില്ല എന്ന് പറയുന്ന ആരോ ഉദ്ദേശിച്ച് ആ യോഗത്തിൽ ആ ലോകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് മാത്രമായില്ല, അവിടെ ഈശ്വരപ്രാപ്തി ഉണ്ടാവണം. ഈശ്വരപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ മടങ്ങി വരില്ല. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഉത്തരായണ മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നവർ മടങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അവർ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേർന്ന് അവർ ഈശ്വരനെ പ്രാപിച്ച് മുക്തന്മാരായിത്തീരുന്നു എന്ന് പറയുന്നുകൊണ്ട് മനസ്സിലാക്കാം. എന്താണ് ഈ ചന്ദ്രലോകത്തിൽ പല തലങ്ങളുള്ളതുപോലെ, ദേവലോകം പിതൃലോകം ഇങ്ങനെയുള്ള പല ലോകങ്ങളുള്ളതുപോലെ ബ്രഹ്മലോകത്തിലും പല അലോകങ്ങളുണ്ട്. അവിടെ ആരാണോ ഈശ്വരനെ പ്രാപിക്കുന്നവർ അവർ മടങ്ങി വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവർ മടങ്ങി വരുന്നു. ജഗതഹ ജീവന്മാരുടെ ശുക്ലകൃഷ്ണെ ഏതേഗതി, ശുക്ലകൃഷ്ണം എന്ന് പറയപ്പെട്ടിരിക്കുന്നതായ ഈ രണ്ട് മാർഗങ്ങൾ, ശാശ്വതേ മതേ, ശാശ്വതമായി പറയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ശ്രുതിയിലും ആചാര്യന്മാരെല്ലാം പറയപ്പെട്ടിരിക്കുന്നു. ഏകയ അനാവൃത്തി വ്യാധി, ഒന്നിലൂടെ പോയവർ മടങ്ങി വരുന്നില്ല. അന്യ പുനഃ ആവർത്തത, മറ്റൊന്നിലൂടെ പോകുന്നവർ മടങ്ങി വരുന്നു, മുക്തന്മാരാകുന്നില്ല എന്ന. അതിന് മുമ്പ് പറഞ്ഞ ഭാഗവുമായിട്ട് വിരോധം വരാത്ത രീതിയിൽ ഇത് മനസ്സിലാക്കണം. ശുക്ലകൃഷ്ണേ ജഗദശ്ശാശ്വതേ മതേ ഏകയായാത്യനാവൃത്തിം അന്യയാവർത്തതേ പുനഃ. ഈ പറയുന്ന ഭാഗങ്ങളുടെ, ഈ മാർഗങ്ങളെക്കുറിച്ച് ഇത് പറയുന്ന വൈദികമായ ഒരു സങ്കല്പമാണിത്. ഇതിനെ പുരാണങ്ങളിലും പറയുന്നുണ്ട്. ഈ ഉത്തരായണ ദക്ഷിണായന മാർഗങ്ങളെക്കുറിച്ച് ഇത് ആദിഭൗതികമല്ല, ആദിദൈവികമായ ഒരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അധ്യാത്മശാസ്ത്രത്തിൽ ഈ മൂന്ന് കാര്യങ്ങളും ചർച്ച ചെയ്യും. ചില ഭാഗങ്ങൾ ആദിഭൗതികമായ കാര്യം ചർച്ച ചെയ്യും, ചിലത്ത് ആധ്യാത്മികമായ കാര്യം ചർച്ച ചെയ്യും, ചില സ്ഥലങ്ങളിൽ ആദിദൈവികമായ ഭാഗങ്ങളും ചർച്ച ചെയ്യും. ഇത് ആദിദൈവികമായ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ ഈ രണ്ട് ഭാഗങ്ങളും പലതരത്തിലും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിലർ ഇതിനെ സയൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഇവിടെ ഫിസിക്സ് പഠിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇന്ന് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്നു ഫിസിക്സ്, ഭഗവാൻ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അത് കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ ഇതിലൂടെ ഫിസിക്സ് പഠിക്കണമെന്നുള്ളവർ പഠിച്ചോട്ടെ എന്നേ പറയാനുള്ളൂ. പിന്നെ മറ്റ് ചിലർ പറയുന്നത് നമ്മുടെ ഗീതയിൽ ഒഴിവാക്കേണ്ട പല ഭാഗങ്ങളുണ്ട്, അതിൽ ഒരു ഭാഗമാണ് ഇതെന്നാണ് പറയുന്നത്. അതിന് ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മാറ്റിക്കളയേണ്ട ചില ഭാഗങ്ങളുണ്ട് എന്നാണ് ഇത്. കാരണം ഇതെന്താണെന്ന് പിടിയിട്ടെന്നില്ല, മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് അങ്ങനെയും ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇനി വേറെ എവിടെയെങ്കിലും ഇത് വായിക്കുകയോ ആരെങ്കിലും പറയുകയോ കേൾക്കുമ്പോൾ, പണ്ട് ഒരു സ്വാമി ഇവിടെ നിന്ന് ഞങ്ങളോട് ആ സംബന്ധമൊക്കെ പറഞ്ഞിട്ട് പോയി എന്ന് അപ്പം ധരിക്കരുത്, ഇപ്പോഴും ധരിച്ചോളൂ. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ പറയുന്നത്. അടുത്ത് ഭഗവാൻ പറയുന്നു എന്താണ്? നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവ അർജുന. അടുത്ത ഈ പറഞ്ഞു വന്ന ഭാഗം അവസാനിപ്പിക്കുകയാണ്. നൈതേ യഥോക്തെ ശ്രുതി മാർഗോ പാർത്ഥ ജാനൻ, നീ മാർഗങ്ങളെ അറിയുന്നവൻ, ഈ മാർഗങ്ങളെ അറിയുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് അധ്യാത്മശാസ്ത്രത്തിൽ ആധ്യാത്മികമായി വിഷയങ്ങളെ ഒഴിച്ചുള്ള കാര്യങ്ങൾ അവിടെ എന്തെല്ലാം ചർച്ച ചെയ്തു കഴിഞ്ഞാലും ശരി, അത് ഉപനിഷത്തുകളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഛാന്ദോഗ്യോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്. ഛാന്ദോഗ്യോപനിഷത്തിൽ മിക്കവാറും ആറാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ആദി ദൈവികമായ കാര്യങ്ങളെ കുറിച്ചാണ്. ആധ്യാത്മികമല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. ആധ്യാത്മികം എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മതത്വം. അതിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു, മറ്റു പല കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അങ്ങനെ ആധ്യാത്മികമല്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് എവിടെ എന്തെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടോ അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടെന്നാണ്. അതായത് അത് ആ യോഗിയുടെ അല്ലെങ്കിൽ ആ ഉപാസകത്തിന്റെ ധ്യാനത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയുമ്പോൾ, ഇവിടെ ഉത്തരായണ മാർഗത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്ന യോഗി അല്ലെങ്കിൽ ഉത്തരായണ മാർഗത്തിലൂടെ നയിക്കുന്ന ഉപാസനാ രീതികൾ സ്വീകരിക്കുന്ന യോഗി, പ്രണവോപാസന പോലെയുള്ള ഉപാസനാ മാർഗങ്ങൾ സ്വീകരിക്കുന്ന യോഗി, ഇവിടെ ഉപാസനയുടെ ഒരു ഭാഗമാണ് ഇവിടെ ഈ രണ്ട് ശ്ലോകങ്ങളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അവരുടെ ഉപാസനയ്ക്കനുസരിച്ച് അവർ മാർഗത്തെയും ധ്യാനിക്കുന്നു, മാർഗത്തിൽ അവരുടെ നയിക്കേണ്ട ദേവതകളെയും ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടാണ് അവരുടെ ഉപാസനയെ പൂർണ്ണമാക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിനെ ഹൃദയത്തിൽ ആവേശിച്ച് പ്രാണനെ ബ്രഹ്മത്യത്തിൽ ഏകാഗ്രമാക്കി അങ്ങനെ മൂർധാവിലൂടെ ജീവൻ കടന്നുപോകുന്നു. ഈ പറയുന്നതെല്ലാം അങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഏകാഗ്രമായി സങ്കല്പിച്ച് സങ്കല്പിക്കുന്ന ഒരു അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായി അതോടുകൂടി കൂട്ടിച്ചേർക്കുന്നതാണ് ഈ പറയുന്നതായ ഉത്തരായണ മാർഗസങ്കല്പം. ചില ജ്യോതിക്കും ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നവരോ അത്തരം ദേവതകളെ സങ്കല്പിക്കുന്നുണ്ടോ? അവരറിഞ്ഞോ അറിയാതെയോ അവരെ ആരാധിക്കുന്നു, സങ്കല്പിക്കുന്ന എന്താണ് ഈ താമസികമായ ഭാവങ്ങളെയാണ്. പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ് ചന്ദ്രമസമെന്നോ അഗ്നിയെന്നോ ജ്യോതിസോ എന്ന് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിലെ സങ്കല്പവും ഒന്നും സാത്വികമായ ഭാവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ താമസമായ ഭാവങ്ങളായിരിക്കും. ഉപാസകൻ മാർഗത്തെ അല്ലെങ്കിൽ മാർഗാഭിമാനിയായ ദേവതകളെയും ഉപാസിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏതോ മാർഗോ ജാനൻ യോഗി, ഈ മാർഗത്തെ ജാനൻ എന്നുവെച്ചാൽ ഉപാസിക്കുന്നവനായ യോഗി. മാർഗത്തെയും അല്ലെങ്കിൽ മാർഗാഭിമാനി ദേവതകളെയും അവൻ ഉപാസിക്കുന്നു, ധ്യാനിക്കുന്നു. അത് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പറയും, ഇങ്ങനെ ഉപാസിക്കുന്ന യോഗിക്ക് ഉണർന്ന തെളിഞ്ഞ മനസ്സോടുകൂടി ഉപാസിക്കുന്ന യോഗിക്ക് മരണസമയത്ത് പ്രാണൻ ജീവൻ ഈ ശരീരത്തെ വിടുന്ന സമയത്ത് മോഹിതനായി പോകുന്നു എന്നർത്ഥം. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ചു, കാരണം ഈ ശരീരവുമായിട്ട് ജീവനുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ദൃഢമായ ബന്ധമാണ്. ആ ബന്ധത്തെ വിടുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആ ജീവനെ വലിച്ച് പറിച്ച് എടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ആയാസകരമായ ഒരു പ്രവൃത്തി ജീവൻ സ്വയം തന്നെ അവന്റെ കർമ്മ സംസ്കാരം കൊണ്ട് നിർവഹിക്കുന്നതാണ്. അതിനിടയ്ക്ക് അവൻ മോഹിതനായി പോകുന്നതാണ്, ബോധം തെളിഞ്ഞിരിക്കത്തില്ല, അന്ധകാരത്തിൽ പെട്ടതുപോലെ ആകും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വെളിച്ചം വീണതിനാണ് ഈ ദേവതകളെ ഉപാസിച്ച് നേരത്തെ തൃപ്തിപ്പെടുത്തി വയ്ക്കുന്നത്. അപ്പോൾ ഈ ദേവതകൾ അവിടെ നിന്ന് നയിച്ചുകൊണ്ട് പോകുന്നതാണ്. മൂർച്ഛിതമായതുപോലെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഉപാസകന് ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഉണർന്നിരുന്നുകൊണ്ട് അവൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് അവനെല്ലാം ചിന്തിക്കാനും ധാരണാധ്യാന സമാധികളെല്ലാം തെളിഞ്ഞ മനസ്സോടെ ചെയ്യാൻ പറ്റും. അത് ശരീരത്തിലിരിക്കുമ്പോൾ, കാരണം അവിടെ ജീവൻ ഒരു സ്ഥാനത്ത് ഉറച്ചിരിക്കുകയാണ്. ജീവൻ ശരീരത്തിൽ നില ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ജീവന്റെ മനസ്സ് കർണങ്ങളെല്ലാം തെളിഞ്ഞിരിക്കും. പക്ഷെ മരണസമയത്ത് അങ്ങനെയല്ല. മരണസമയത്ത് അവൻ അത്യാധ്വാനം ചെയ്ത് ഈ ശരീരത്തിൽ നിന്ന് ജീവന്റെ ബന്ധത്തെ വേർപെടുത്തുകയാണ്. അത് ജീവൻ അറിയാതെ തന്നെ ചെയ്യുന്ന പ്രവർത്തനമായാലും ശരി, ആ പ്രവർത്തനത്തിന്റെ ആയാസം കൊണ്ട് ആ ജീവൻ മൂർച്ഛിതനായി പോകുന്നതാണ്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അവനെ നയിക്കുന്ന ഈ ദേവതകൾ നയിക്കുന്നതിന് വേണ്ടി മുൻകൂറായി തന്നെ ഈ ദേവതകളെയും ധ്യാനിച്ച് അവൻ്റെ ഉപാസനയുടെ ഭാഗമാക്കി നിർത്തും. അങ്ങനെ ഉപാസിക്കുന്നവൻ പാർത്ഥ സംസാരായ ഏക അന്യായ മോക്ഷായ ഇതി യോഗി ന മുഖ്യതി കശ്ചന കശ്ചിതപി. അവന് അങ്ങനെ മരണസമയത്ത് അവൻ മൂർച്ഛിതനാണെങ്കിലും ഒരിക്കലും അവന് മാർഗഭ്രംശം വരുന്നില്ല. അവൻ്റെ മാർഗത്തിൽ അവന് ഉപാസിക്കുന്നവന് മോഹം വരുന്നില്ല. എന്തുകൊണ്ട്? ഈ ദേവതകൾ അവന് സഹായിക്കുന്നു. നമ്മൾ ഇരുട്ടത്ത് പരിചയമില്ലാത്ത സ്ഥലത്തൂടെ പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ വഴികാട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മിൽ മോഹം ഇരുന്നാലും ശരി, വഴികാട്ടിയുടെ സഹായത്തോടുകൂടി ലക്ഷ്യത്തിലെത്താൻ പറ്റും, തെറ്റാതെ. അതുപോലെ യോഗി ന മുഖ്യതി കശ്ചന കശ്ചിത്. ഒരു യോഗിക്കും എന്താണ്? മാർഗഭ്രംശം, മാർഗത്തിൽ മോഹം സംഭവിക്കുന്നില്ല. തസ്മ സർവേഷു കാലേഷു യോഗയുക്ത സമാഹിതോ ഭവ അർജുന. കൊണ്ട് അർജുനോട് പറയുന്നു, നീ സദാ യോഗയുക്തനായിരിക്കുക. യോഗയുക്തനായിരിക്കുക എന്ന് പറയുമ്പോൾ കർമ്മയോഗമാകാം, ധ്യാനയോഗമാകാം, ഭക്തിയോഗമാകാം, ജ്ഞാനയോഗമാകാം, ഇതെല്ലാം കൂട്ടിച്ചേർന്നുമാകാം. ഇതിനൊന്നും ഒരിക്കലും ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല, ഇതെല്ലാം കൂടിച്ചേർന്ന് നിലനിൽക്കുന്നുള്ളൂ. ഒന്നിന് പ്രാധാന്യം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒന്നിന് പ്രാധാന്യം വന്ന് മറ്റുള്ള മാർഗങ്ങളെല്ലാം കൂടിച്ചേർന്ന രീതി നീ യോഗയുക്തനായിരിക്കുക. അതാണ് ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, ലക്ഷ്യത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞതിന് ശേഷം ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നതുകൊണ്ട് അർജുനനതിന് വിശ്വാസം വരും. നമുക്ക് ചിലപ്പോൾ വിശ്വാസം വന്നില്ല എന്ന് പറയും, ഇത്തരം മാർഗങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നു. കാരണം വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ മാർഗത്തിലൂടെ പോകുന്നതിനും ആ ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിനും വേണ്ടി ഇഹലോകത്തിൽ ഈ ശരീരത്തോടുകൂടി ഇരിക്കുക ചെയ്യേണ്ടത് എന്താണ് പറയുന്നത്? നീ യോഗയുക്തനായിരിക്കുക. ഞാൻ പറഞ്ഞു തന്നതായ ഉപദേശിച്ചതായ എല്ലാ യോഗമാർഗങ്ങളെയും നേരാമണ്ണം അനുഷ്ഠിക്കുക. സമാഹിതോഭവ അർജുന എന്ന് അർജുനോട് പറയുന്നു, ഉപദേശിക്കുന്നു. പാർത്ഥാലയോ അർജുന, ഏതേ ശ്രുതി ജാനൻ യോഗി, ഈ മാർഗങ്ങളെ ഉപാസിക്കുന്നവനായ യോഗി, കശ്ചന ന മുഹ്യതി, ഒരുവനും മോഹിക്കുന്നില്ല. അർജുന അല്ലയോ അർജുന, തസ്മാ, അതുകൊണ്ട് നിനക്ക് ഭാവിയിൽ മോഹം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി, അതാണ് തസ്മാ, ഈ മാർഗത്തിൽ നിനക്ക് മോഹം സംഭവിക്കരുത്, അതിനുവേണ്ടി സർവേഷു കാലേഷു, ഇപ്പോ ഇവിടെ ജീവിച്ചിരിക്കെ സദാസമയവും യോഗയുക്തോ ഭവ, യോഗയുക്തനായിരിക്കുക. നൈതേ ശ്രുതി പാർത്ഥ ജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവ അർജുന. ശാന്തി ശാന്തി ശാന്തി.